അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദസമേദവിത്. പറഞ്ഞു, ഊർധ്വമൂലം കാലദ സൂക്ഷ്മത്വാ കാരണത്വാ നിത്യത്വാ മഹത്വാച്ച ഊർധ്വം ഉച്ചതി ബ്രഹ്മ അമേകം മായാശക്തിമത് തത് മൂലമസ്യ ഇതി സ്വയം സംസാരപക്ഷ ഊർധ്വമൂല. ഊർധ്വമൂലം അതിന്റെ അർത്ഥം പറഞ്ഞു, അത് സംസാരവൃക്ഷമാണ്. സാധാരണ പറയാറുണ്ട് സംസാരസാഗരം. സംസാരസാഗരം എന്ന് പറയുമ്പോൾ അവിടെ സാഗരത്തിനുള്ള പ്രാധാന്യം സംസാരത്തിനാണ്. അതുപോലെ സംസാരവൃക്ഷം എന്ന് പറയുമ്പോഴും വൃക്ഷത്തിനുള്ള പ്രാധാന്യം സംസാരത്തിനാണ്. അതെങ്ങനെ? അത് ഊർധ്വം, ഊർധ്വമാകുന്ന മൂലത്തോടുകൂടിയതാണ്. ഊർധ്വം എന്ന് പറയുന്നതിന് സാധാരണ മുകൾ എന്നുള്ള അർത്ഥമാണ്. ഇവിടെ അർത്ഥം പറഞ്ഞെന്താണ്? അമ്യക്തം ബ്രഹ്മ. അതാണ് ഊർധ്വ ശബ്ദത്തിന് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. ഊർധ്വം വിഷ്ണു, മധ്വാചാര്യ വ്യാഖ്യാനിക്കും. ഊർധ്വ ഊർധ്വ പവിത്രോ എന്ന് ശ്രുതി പറഞ്ഞിരിക്കുന്നുണ്ട്. ഊർധ്വം വിഷ്ണു, എല്ലാവരും ഊർധ്വ ശബ്ദത്തിനൂടെ ബ്രഹ്മം എന്നുള്ള അർത്ഥമാണ് പറയുന്നത്. മൂലം എന്ന് പറഞ്ഞാൽ വൃക്ഷത്തിനോട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ വൃക്ഷമൂലം എന്ന് പറഞ്ഞാൽ വൃക്ഷത്തിന്റെ ചുവടെന്നോ അതിന്റെ വേരെന്നോ ഒക്കെ അർത്ഥം. ഇവിടെ മൂലമെന്ന് പറയുമ്പോൾ കാരണം എന്നുള്ള അർത്ഥം. ഊർധ്വമായ മൂലത്തോട് കൂടിയത്, ഊർധ്വമായ ബ്രഹ്മമാകുന്ന മൂലം കാരണം, ആ കാരണത്തോടു കൂടിയതാണ് ഈ സംസാര വൃക്ഷം. ബ്രഹ്മം എന്ന് പറയുമ്പോൾ നിരുപാധികമായിരിക്കുന്ന ബ്രഹ്മം, അത് കാര്യവുമല്ല കാരണവുമല്ല. സർവോപാധി വിനമുക്തം എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൽ കാരണത്വം കൽപ്പിക്കാൻ ഒക്കത്തില്ല, ഒന്നിനും കാരണമല്ല. അതുകൊണ്ട് ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞു ബ്രഹ്മ അവ്യക്തം, അവ്യക്തം ബ്രഹ്മ, അല്ലെങ്കിൽ സവികൽപ്പക ബ്രഹ്മം എന്ന് പറയും. എന്താണത്? മായാശക്തി, മായാശക്തിയോട് കൂടിയിരിക്കുന്നു. സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ശക്തിയാണ് മായാശക്തി. ആ ശക്തിയോട് കൂടിയിരിക്കുന്ന ആ ബ്രഹ്മം, അതിനെ ഇവിടെ ഊർധ്വ ശബ്ദം കൊണ്ടെടുക്കണം. ആ ബ്രഹ്മമാണ് ജഗത്തിന് കാരണം. അതുകൊണ്ട് ജഗത്ത് എന്തായി? ഊർധ്വമൂലമായി. അതാണ് തന്മൂലമസ്യേതി സ്വയം സംസാരവൃക്ഷ ഊർധ്വമൂല ശ്രുതേശ്ച. ശ്രുതിയിൽ ഇത് പറയുന്നു, ഊർധ്വമൂലോ അവാക്സാക് യേശു അശ്വത്ഥ സനാതന. പുരാണേച്ച, പുരാണത്തിനും പറയുന്നു, ഗീത ഉപനിഷത്ത് എന്ന് പറയുന്നു. ഉപനിഷത്തിന്റെ ആശയങ്ങൾ മാത്രമല്ല, ഉപനിഷത്ത് പദങ്ങൾ തന്നെ അതേപോലെ പല ഭാഗത്തിലും അല്പ വ്യത്യാസപ്പെടുത്തി വന്നിട്ടുണ്ട്. അതിലൊന്നാണിത് ഊർധ്വമൂലം. നേരത്തെ വന്നു ഇന്ന ജായതേ മ്രിയതേ തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം ഇതുപോലെ വന്നിട്ടുണ്ട്. പുരാണത്തിൽ അങ്ങനെ പറയുന്നു, അവ്യക്ത മൂലപ്രഭവ തസീവ അനുഗ്രഹോത്ഥിത. ഇത് മഹാഭാരതത്തിലാണ്. ഇവിടെ ഊർധ്വമൂലം എന്ന് പറഞ്ഞു, അവിടെ അവ്യക്ത മൂലം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഊർധ്വ ശബ്ദത്തിന് ഭാഷ്യകാരൻ അവ്യക്തം എന്നർത്ഥം പറഞ്ഞത്. ഭാഷ്യകാരൻ ഭാഷ്യം രചിക്കുമ്പോൾ പ്രത്യേകിച്ചും ഒരു പദത്തെ വ്യാഖ്യാനിക്കുമ്പോൾ എവിടെയെങ്കിലും അതിൻ്റെ ഒരു പ്രമാണത്തെ കണ്ടുകൊണ്ടായിരിക്കും. മഹാഭാരതത്തിൽ ഊർധ്വ ശബ്ദത്തിന് പകരം അവ്യക്ത ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഊർധ്വ ശബ്ദത്തിന് അവ്യക്തം എന്ന് വ്യാഖ്യാനിച്ചു. അവ്യക്തമായ മൂലത്തോടുകൂടിയത് എന്നർത്ഥം വന്നു. അവ്യക്തം ബ്രഹ്മ, അവ്യക്തമായ കാരണത്തോടുകൂടിയത്, അവ്യക്ത മൂലപ്രഭവ, അവ്യക്തമായ അവ്യക്ത ബ്രഹ്മമാകുന്ന കാരണത്തിൽ നിന്നുണ്ടായതും തസ്യവ അനുഗ്രഹോത്ഥിത, അതിന്റെ അനുഗ്രഹത്താൽ ഉണ്ടായി നിലനിൽക്കുന്നതും ബുദ്ധിസ്കന്ധമയസ്ഥയ, അതിന്റെ സ്കന്ധം അതിന്റെ തടി അവക്ഷത്തിന്റെ തടി ബുദ്ധിയാണ്. ഇന്ദ്രിയ അന്തരകോടര അവക്ഷത്തിന്റെ തടിയിലുള്ള ഛിദ്രങ്ങൾ, വൃക്ഷത്തിന്റെ പോടെന്ന് പറയും, അതെന്താണ്? ഇന്ദ്രിയങ്ങളാണ്. മഹാഭൂത വിശാഖസ്ഥ, മഹാഭൂതങ്ങളാണ് അതിന്റെ നാനാശാഖകൾ. വിഷയി പത്രവാൻസ്ഥത, വിഷയങ്ങളാണ് അതിന്റെ ഇലകൾ. ധർമാധർമ്മസു പുഷ്പശ്ച, പുണ്യപാപങ്ങളാണ് അതിന്റെ പുഷ്പങ്ങൾ. സുഖദുഃഖ ഫലവോദേഹ, സുഖദുഃഖങ്ങളാകുന്ന ഫലത്തെ നൽകുന്നവയാണവ. ആജീവ്യ സർവഭൂതാനാം, സർവഭൂതങ്ങൾക്കും ആശ്രയമായിരിക്കുന്നതാണ് സനാതന ബ്രഹ്മവൃക്ഷ, അതാണ് ഈ സനാതനമായ ബ്രഹ്മവൃക്ഷം. ഏതദ് ബ്രഹ്മ ഭവനം ചെയ്യുക, ഇത് തന്നെയാണ് ബ്രഹ്മഭവനം. ബ്രഹ്മ ആചരതി നിത്യശ, ആ ബ്രഹ്മത്തിന്റെ നിരന്തരമായ പ്രവർത്തനങ്ങൾ ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മത്തിന്റെ സർവ്വ ആചരണങ്ങളും സർവ്വ വ്യാപാരങ്ങളും ഇതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നുവെച്ചാൽ സംസാരം ഇതിനെ ആശ്രയിച്ച് നടക്കുന്നു എന്നർത്ഥം. ഏതദ് ചിത്വാച ഭിത്വാച ജ്ഞാനേന പരമാസന, വൃക്ഷത്തെ വൃക്ഷം ഛേദിക്കത്തക്കതാണ്, വൃക്ഷത്തെ സാധാരണ ഛേദിക്കുന്നത് ആയുധം കൊണ്ടാണ്. ഇവിടെ ജ്ഞാനമാകുന്ന ആയുധം കൊണ്ട് ചിത്വാച ഭിത്വാച, ഇതിനെ ഛേദിച്ച് പൂർണ്ണമായി നശിപ്പിച്ചിട്ട് തതശ്ച ആത്മരതിം പ്രാപ്യ, അങ്ങനെ പ്രാപിക്കുന്നവനോ ആത്മാനന്ദത്തെ പ്രാപിച്ചിട്ട്, മോക്ഷത്തെ പ്രാപിച്ചിട്ട്, യസ്മാൻ നാവർത്തതേ പുനഃ, ആ മോക്ഷാവസ്ഥയിൽ നിന്നവൻ വീണ്ടും സംസാരത്തെ പ്രാപിക്കുന്നില്ല ഇത്യാദി എന്ന് ഇങ്ങനെ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഗീതയിലും പറയുന്നത്. തം ഊർധ്വമൂലം, ഊർധ്വമൂലം സംസാരം മായാമയം വൃക്ഷം ആഹു. അതുകൊണ്ട് ഈ സംസാരത്തിനാണ് ഇവിടെ ഊർധ്വമൂലമായ വൃക്ഷം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഛേദിക്കത്തക്കതായതുകൊണ്ട് അതിന് വൃക്ഷം എന്ന് പറഞ്ഞു. അധശാഖം, ഊർധ്വമൂലം അധശാഖം എന്ന് പറയുന്നു. ഊർധ്വം എന്ന് പറയുന്നതിന് സാധാരണ നേരെ വിപരീതമാണ് അധ എന്ന് പറയുന്നത്. ഊർധ്വം മുകളിൽ, അധ താഴെ. അധശാഖം ഇവിടെ എന്താണ് താഴേക്കുള്ളത്? ഊർധ്വം എന്ന് പറയുമ്പോൾ കാരണമായി ബ്രഹ്മം, അതിന്റെ ശാഖകളെന്താണ്? മഹത് അഹങ്കാര തന്മാത്രാദേഹ. ആ ഊർധ്വമായ മൂലത്തിൽ നിന്നും ഉണ്ടായത്, അവ്യക്ത ബ്രഹ്മത്തിൽ നിന്നുണ്ടായ മഹത്തത്വം, അഹങ്കാരതത്വം, തന്മാത്രകൾ തുടങ്ങി വരുന്നതല്ല, അതാണ് ഇതിന്റെ ശാഖകൾ നാനാരൂപത്തിട്ടിരിക്കുന്നത്. ശാഖ ഇവ അസി അധോ ഭവന്തി, ശാഖകളെ പോലെ ഇത് പക്ഷെ താഴേക്കാണ് ഒന്നേ ഉള്ളൂ. പരമകാരണമായതുകൊണ്ട് ഇതിന്റെ വൃക്ഷത്തിന്റെ വേരിനെ ഊർധ്വമാണെന്ന് പറഞ്ഞു. സാധാരണ ശാഖകൾ മുകളിലേക്കാണ്, പക്ഷെ ഇവിടെ ശാഖകളെല്ലാം എന്താണ്? ആ ബ്രഹ്മമാണ് ഇവിടെ കാരണമായതുകൊണ്ട്, ആ ബ്രഹ്മത്തെ അപേക്ഷിച്ച് അവ താഴ്ന്നതായതുകൊണ്ട്, അതിൽ നിന്നുണ്ടായതുകൊണ്ട് ഇത് അധോഭവതി, ഇത് താഴേക്കാണ് ഇതിന്റെ ശാഖകൾ. ആ കാരണത്തെ അപേക്ഷിച്ചിത് പരിച്ഛിന്നമാണ്, പരിമിതമാണ്, അതുകൊണ്ടിതിനെ താഴെയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അധശാഖം, ഇതിന്റെ ശാഖകൾ താഴേക്കാണ്. അപ്പോൾ സാധാരണ ഒരു വൃക്ഷത്തെ തടവുത്തി നിർത്തുന്ന സങ്കല്പത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അധഭവന്തീരി സ്വയം അധശാഖം, ശാഖാത്തം അധശാഖം. സാധാരണ വൃക്ഷങ്ങളിൽ നിന്നും ഉള്ള പ്രത്യേകത ഇതാണ്. സാധാരണ വൃക്ഷങ്ങളുടെ വേര് താഴെയും ശിഖരങ്ങൾ മേലിലുമാണെങ്കിൽ ഇവിടെ ഈ സംസാരവൃക്ഷത്തിന്റെ വേര് മുകളിലും ശിഖരങ്ങൾ താഴെയുമാണ്. ഈ സംസാരത്തിന്റെ ഭാഗമാണ് ആ ശിഖരങ്ങളെല്ലാം. അതിന്റെ കാരണരൂപത്തിലിരിക്കുന്നു അതിന്റെ വേര്. ഇത് ഒരു അശ്വത്ഥം പോലെയാണ്. അതാണ് ന ശോപിസ്ഥാത ഇത്യശ്വത്ഥം. നാളെക്കൂടി നിലനിൽക്കത്തില്ല എന്നർത്ഥം. നശോപിസ്ഥാത അതാണ് അശ്വത്വം എന്ന് പറഞ്ഞാൽ. എന്തുകൊണ്ട് തം ക്ഷണപ്രധ്വംസിനം അശ്വത്വം പ്രാഹു കഥയന്തി. ഈ വൃക്ഷത്തിന്റെ പ്രത്യേകത എന്താണ്? ഇത് ക്ഷണപ്രധ്വംസിയാണ്. ഓരോ ക്ഷണവും ഇത് ഉണ്ടായി നശിച്ചുകൊണ്ടിരിക്കുന്നു. പ്രപഞ്ചമാകെ തന്നെ സദാ പരിണമിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. അതാണ് ക്ഷണപ്രധ്വംസി എന്ന് പറയും. അതിന്റെ പരിണാമത്തെ കാണിക്കുകയാണ്. പരിണമിച്ച് നിലനിൽക്കുന്നു, പരിണമിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. പരിണാമം സംഭവിക്കണമെങ്കിൽ ക്ഷണവും അതിൽ സ്ഥിതി സംഹാരങ്ങൾ സംഭവിക്കണം. അതാണ് ക്ഷണപ്രധ്വംസി എന്ന് പറഞ്ഞിരിക്കുന്നു. സംഖ്യന്മാരും അങ്ങനെ പറയുന്നു, പ്രപഞ്ചം സദാ പരിണമിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം അത് പരിണാമം തുടർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് അപ്രത്യക്ഷമാകുന്നില്ല. പരിണമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ സദാസമയം അത് നശിച്ചു നിലനിൽക്കുകയാണ്. അമ്പിയും സംസാരം മായാമയം അനാദികാല പ്രവൃത്തത്വ അമ്പ്യം പ്രാഹു. ഈ സംസാരവൃക്ഷത്തെ അമ്പ്യം എന്ന് പറയുന്നു. മായാമയം അനാദികാല പ്രവൃത്തത്വ അനാദികാലത്തിൽ ഇത് ആരംഭിച്ചതാണ്. സ്വയം സംസാരവൃക്ഷവും അമ്മയോ അനാദ്യ അനന്ത ദേഹാദിസന്താനാശ്രയഹ. ഈ ദേഹാദിസന്താനങ്ങൾക്ക് ശരീരങ്ങൾക്കും മറ്റും ശരീരങ്ങൾക്കും കർമ്മങ്ങൾക്കും മറ്റും ആശ്രയമായിരിക്കുന്നത് ഈ സംസാരവൃക്ഷമാണ്. ഇത് അമ്മയോ എന്ന് പറഞ്ഞത് അനാദിയായിരിക്കുന്നു, അനന്തവുമാണ്. ഇതിന് ആദി നിർണയിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് അനാദി എന്ന് പറയുന്നത്. ഇതിന് അന്തവും നിശ്ചയിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടിത് അനന്തമായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരിക്കലും ഇതിനൊരു അവസാനം നിർണയിക്കാൻ കഴിയുന്നില്ല. അതാണ് അനന്തം എന്ന് പറഞ്ഞത്. ഈ സുപ്രസിദ്ധ തം അമ്മയും തസ്യവ സംസാരവൃക്ഷസ്യ ഇതം അന്യത് വിശേഷണം. ആ സംസാരവൃക്ഷത്തിനെ വീണ്ടും വിശേഷിപ്പിക്കുകയാണ്. സംസാരം ജ്ഞാനികൾക്ക് നശിക്കുന്നതാണ്. എന്നാലും അജ്ഞാനികളെ സംബന്ധിച്ച് എന്താണ്? അത് അനന്തമായി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് അനന്തം എന്ന് പറഞ്ഞത്. അതിന്റെ ആദി നിശ്ചയിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് അതിന് അനാദി എന്നും പറഞ്ഞു. ഛന്ദാംസി യസ്യ പർണാനി ഛന്ദാംസി ഛാദനാ യജുസ്സാമലക്ഷണാനി യസ്യ സംസാരവൃക്ഷസ്യ പർണാനി ഇവ പർണാനി. പർണങ്ങൾ എന്ന് പറയുന്നത് വൃക്ഷങ്ങളുടെ ഒരു ആവരണമാണ്. അതിന്റെ മുകൾ ഭാഗത്തെ പൊതിയുന്നു, ആച്ഛാദനം ചെയ്യുന്നു. അതുപോലെ വൃക്ഷത്തെ പൊതിഞ്ഞു നിൽക്കുന്നതാണ് ഛന്ദാംസി യസ്യ പർണാനി ഛന്ദസ്സുകൾ. ഛന്ദാംസി എന്താണ്? ഛാദന ആച്ഛാദനം ചെയ്യുന്നതുകൊണ്ട് യജുസ്സാമലക്ഷണാനി എരുക്ക് യജുസ്സാമ രൂപത്തിലുള്ള യസ്യ സംസാരവൃക്ഷസ്യ പർണാനി ഇവ പർണാനി. അത് സംസാരവൃക്ഷത്തിന്റെ ഇലകളെപ്പോലെയാണ്. പ്രധാനമായിട്ട് വരുന്ന ഈർഗജി സാമരൂപത്തിലുള്ള ഛന്ദസ്സുകളാണ്. അതുകൊണ്ടാണ് അഥർവം പ്രത്യേകിച്ച് പറയാത്. ആ പിൽക്കാലത്ത് ഉണ്ടായതുകൊണ്ടെന്നും പറയുന്നുണ്ട്. വൈദ ഈ സംസാര വൃക്ഷത്തിന് ഇലകളെ പോലെയാണ് ഈർഗജസ്സാമ രൂപത്തിലുള്ള വേദം. യഥാവൃക്ഷസ്യ പരിരക്ഷണാർത്ഥാനി പർണാനി തഥാ വേദ സംസാര വൃക്ഷ പരിരക്ഷണാർത്ഥ. പർണങ്ങൾ വൃക്ഷത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ രീതിയിലും അതിനെ ആച്ഛാദനം ചെയ്ത് അതിനെ സൂക്ഷിക്കുന്നു, രക്ഷിക്കുന്നു. തഥാ വേദ സംസാര വൃക്ഷ പരിരക്ഷണാർത്ഥ. വേദങ്ങൾ ഈ സംസാര വൃക്ഷത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ ഈ സംസാര വൃക്ഷത്തെ രക്ഷിക്കുന്നു? രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നിലനിർത്തുക. എങ്ങനെ നിലനിർത്തുന്നു? ധർമ്മ അധർമ്മ തദ്ഹേതു ഫല പ്രകാശനാർത്ഥത്വ. ധർമ്മ അധർമ്മങ്ങൾ പുണ്യപാപങ്ങൾ തദ്ഹേതു, അത് കാരണമായിട്ടുള്ള ഫലം സുദുഃഖാദികൾ അതിനെ പ്രകാശനാർത്ഥത്വം അതിനെ ബോധിപ്പിക്കുന്നു. പുണ്യപാപങ്ങൾ അതിന്റെ ഫലമായിരിക്കുന്ന സ്വർഗാദികളോ സുഖദുഃഖാദികളോ ഇവയൊക്കെ പ്രകാശിപ്പിക്കുന്നത് വേദമാണ്. അതുകൊണ്ട് ഈ സംസാര വൃക്ഷത്തെ അതെപ്പോഴും നിലനിർത്തുന്നു. മനുഷ്യന് കർമ്മങ്ങളെക്കുറിച്ചുള്ള ബോധത്തെ അത് നൽകുന്നു. അവൻ കർമ്മം ചെയ്യുന്നു, കർമ്മത്തിന്റെ ഫലത്തെ അനുഭവിക്കുന്നു. അവന്റെ സംസാരം ജനന മരണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ സംസാരത്തെ നിലനിർത്തുന്ന വേദങ്ങളാണ്. സംസാര വൃക്ഷത്തെ പരിരക്ഷിക്കുന്നു. വൃക്ഷത്തെ എങ്ങനെയാണ് ഇല പരിരക്ഷിക്കുന്നത്, അതുപോലെ ഈ വേദങ്ങൾ സംസാരത്തെ നിലനിർത്തുന്നു. ഛന്ദാംസിയസ്യ പർണാനി യസ്തം വേദ സ വേദവിത് യഥാ വ്യാഖ്യാതം സംസാരവൃക്ഷം സമൂലം യഹതം വേദ. ഇപ്പറഞ്ഞ രീതിയിലുള്ള സംസാരവൃക്ഷത്തെ സമൂലം, വൃക്ഷം എന്ന് പറയുമ്പോൾ അതിന്റെ കാരണത്തെ കൂടി എടുക്കണം. അധശാഖമെന്ന് തുടങ്ങി പറയുന്നതെടുത്താൽ പോരാ, അതിന്റെ കാരണമായിരിക്കുന്ന ബ്രഹ്മത്തെ ഉൾപ്പെടെ സമൂലം യഹത്തം ഏതാരാണോ അറിയുന്നത് സവേദവിദ്, അവനാണ് വേദത്തെ അറിയുന്നവൻ എന്ന് പറഞ്ഞാൽ വേദാർത്ഥവിദ്, വേദത്തിന്റെ അർത്ഥത്തെ താല്പര്യത്തെ മനസ്സിലാക്കുന്നവൻ അവനാണ്. അതായത് ഇവിടെ മുമ്പും ഒരു ഭാഗത്തും ഈ വേദങ്ങളെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. സർവത സംപ്ലദോതക സ്ഥാനീയമാണ് കർമ്മങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവിടെ വേദവാദരത, രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ വേദത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ വേദവിത്ത് എന്ന് പറയുന്ന ആരാണ്? ഈ സംസാര വൃക്ഷത്തെ സമൂലം അറിയുന്നവനാണ് എന്നുള്ളത്. ഇതിന്റെ കാരണസഹിതം അറിയുന്നവനാണ്, ബ്രഹ്മസഹിതമായി സംസാരത്തെ അറിയുന്നവനാണ്. അതറിയുന്നതിന് വേണ്ടി അടുത്ത് പറയും, അതിനെ ഛേദിക്കാൻ അതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി ഇതിനെ അറിയുന്നു. ഇതാണ് ശരിക്കുള്ള വേദജ്ഞാനം എന്നാണോ? മുമ്പ് വേദത്തെ നിഷേധിച്ചിട്ടുണ്ട്. അത് നിഷേധിക്കുന്നത് ഈ വേദത്തിന്റെ ബന്ധന സ്വഭാവത്തെ കണക്കിലെടുത്തുകൊണ്ട്, കാരണം അത് ധർമാധർമ്മങ്ങളെ പ്രകാശിപ്പിക്കുന്നു, മനുഷ്യനെ ബന്ധനത്തിലാകുന്നു. അതിന്റെ ഒരു ഭാഗമാണ്, അതിന്റെ ഒരു ഭാഗം തന്നെ അത് അവനെ മോചിപ്പിക്കുന്നു. അത് അറിയുന്നത് അപ്പോൾ മോചിപ്പിക്കുന്ന വേദശാസ്ത്രത്തെ അറിയുന്നവനാണ്, അവനാണ് വേദവിദ്. അതാണ് ഇവിടെ പറയുന്നത്. അവൻ വേദ താല്പര്യത്തെ അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ വേദത്തെ ഗീത അംഗീകരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. വേദത്തിന്റെ കർമ്മകാണ്ഡങ്ങളെ മോക്ഷത്തെ ആഗ്രഹിക്കുന്നവൻ ആശ്രയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനെ നിഷേധിക്കുന്നുണ്ട്. അതാണ് വേദത്തെ നിന്ദിക്കുന്ന ഭാവം. കാമാത്മാന സ്വർഗപര എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് വേദത്തിന്റെ കർമ്മകാണ്ഡത്തെ ഉദ്ദേശിച്ചിട്ടാണ്. പക്ഷെ വേദത്തിൽ തന്നെ പറയുന്നു പ്രപഞ്ചകാരണമായിരിക്കുന്ന ബ്രഹ്മത്തെക്കുറിച്ച്. അപ്പൊ ആ അറിവ് ആരാണോ അറിയുന്നവൻ അവൻ വേദവിത്താണ്, അവൻ മോക്ഷത്തെ പ്രാപിക്കുന്നു. ഗച്ഛൻ യമൂഢ പദമവിയം എന്നെല്ലാം ഇനി പറയുന്ന അതാണ്. അതുകൊണ്ട് അവൻ വേദ താല്പര്യത്തെ അറിയുന്നു എന്ന് പറയുന്നു. ഹി സംസാര വൃക്ഷാദ് അസ്മാ സമൂല ജ്ഞേയോ അന്യോ അണുമാത്രോപ്യവശിഷ്ടോ അസ്തി. അതുകൊണ്ട് പറയുന്നു, ഈ സംസാര വൃക്ഷത്തിൽ നിന്നും സമൂലമായ വൃക്ഷത്തിൽ നിന്നും അജ്ഞേയമായിട്ട് ഇതല്ലാതെ ഇനി അറിയാനായിട്ട് അന്യോ അണു മാത്രോപ്യ അവശിഷ്ടോസ്തി, അണു മാത്രം ലേശം പോലും ഇനി ഒന്നും ശേഷിക്കുന്നില്ല. ഈ സംസാര വൃക്ഷത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ, സകാരണമായി ഈ സംസാര വൃക്ഷത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയാനൊന്നും ശേഷിക്കുന്നില്ല. അത സർവജ്ഞ സർവവേദാർത്ഥവിത് ഇതി സമൂല സംസാര വൃക്ഷജ്ഞാനം സ്തോതി. അപ്പോൾ സമൂലമായ സംസാര വൃക്ഷത്തെക്കുറിച്ചുള്ള ജ്ഞാനം, അതായത് ഈ സംസാര വൃക്ഷം ബ്രഹ്മമാകുന്ന കാരണത്തോടുകൂടിയതാണ് എന്നിങ്ങനെ അറിയുന്നവനാണ് സർവജ്ഞൻ. അവനെ സർവവേദാർത്ഥവിത്ത് എന്ന് പറയുന്നു, സർവവേദത്തിൻ്റെയും താല്പര്യത്തെ ധരിച്ചവനെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളെ അറിയുന്നതല്ല സർവജ്ഞത, സംസാര കാരണമായ ബ്രഹ്മത്തെ അറിയുന്നതാണ്. ആ ബ്രഹ്മത്തിൽ നിന്നാണ് ഈ സംസാരം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നറിയുന്നതാണ് സർവജ്ഞത എന്ന് പറഞ്ഞ ആ ജ്ഞാനത്തെയും ജ്ഞാനിയെയും സ്തുതിക്കുകയാണ് ഇവിടെ. ഊർധ്വമൂലം ബ്രഹ്മമാകുന്ന കാരണത്തോടുകൂടിയതും അധശാഖം മഹദാദി ശാഖകളോടുകൂടിയതുമായ അശ്വത്ഥം, ഈ അശ്വത്ഥവൃക്ഷത്തെ സംസാരവൃക്ഷത്തെ അവ്യയം പ്രാഹു അനാദ്യ അനന്തമായി പറയുന്നു, ഋഷിമാർ പറയുന്നു എന്നർത്ഥം. യസ്യ പർണാനി ഛന്ദാംസി, യസ്യ ഛന്ദാംസി പർണാനി, അങ്ങനെ പറയും. ഏതെന്നിന്റെ ഇലകൾ വേദങ്ങളായിരിക്കുന്നു, ഏതൊരു സംസാരവൃക്ഷത്തിന്റെ. തം ആ സംസാരവൃക്ഷത്തെ യഹ വേദ, ഏതൊരുവനാണോ അറിയുന്നത് സഹ അവൻ വേദവിത്ത്, വേദ താല്പര്യത്തെ അറിഞ്ഞവനാകുന്നു. ഊർധ്വമൂലമധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദസ വേദവിത്. അധശ്ചോർധ്വം പ്രസുതാസ്തസ്യ ശാഖ ഗുണപ്രവൃദ്ധാ വിഷയപ്രവാണ അധശ്ച മൂലാന്യനുസന്ദതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ തസ്യേദസ്യ സംസാരവൃക്ഷസ്യ അപരാവയവകൽപ്പന ഉച്ചത്. ഈ സംസാരവൃക്ഷത്തിന്റെ മറ്റവയവങ്ങളെക്കുറിച്ച് പറയുകയാണ്. അധശ്ച ഊർധ്വം അധഃ മനുഷ്യാദിഭ്യോ യാവത് സ്ഥാവരം അത ഊർധ്വം ച യാവത് ബ്രഹ്മണോ വിശ്വസൃജോ ധാമയിത്യേത് ദന്തം. അധശ്ച ഊർധ്വം അധ എന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ തുടങ്ങി സ്ഥാവരങ്ങൾ വരെയുള്ളത്, പിന്നെ അധശബ്ദം കൊണ്ട് താഴെയുള്ളത് എന്നർത്ഥം. ഊർധ്വം എന്ന് പറഞ്ഞാൽ മുകളിലുള്ളത്. അത ഊർധ്വം ച യാവത് ബ്രഹ്മണോ വിശ്വസൃജോ ധാമയിത്യേത് ദന്തം, ബ്രഹ്മാവിന്റെ സ്ഥാനം വരെ, ബ്രഹ്മലോകം വരെ, അതാണ് ബ്രഹ്മണ ധാമ. മനുഷ്യരിൽ തുടങ്ങി സ്ഥാവരങ്ങൾ വരെയുള്ളത് അധ താഴെയുള്ളതും ഊർധ്വം മുകളിലുള്ളത് ബ്രഹ്മാവിന്റെ സ്ഥാനം വരെയുള്ളതും ദേവന്മാരും മറ്റും. ഇത്യേദന്തം യഥാകർമ്മ യഥാശ്രുതം ജ്ഞാനകർമ്മ ഫലാനി യസ്യ വൃക്ഷസ്യ ശാഖാ ഇവ ശാഖ പ്രസൃത പ്രഗത. ജ്ഞാനകർമ്മ ഫലാനി യഥാകർമ്മ യഥാശ്രുതം, കർമ്മമനുസരിച്ചും ശ്രുതം എന്ന് പറഞ്ഞ ഉപാസന അനുസരിച്ചും. കർമ്മങ്ങളും ഉപാസനകളും അനുസരിച്ച് വേദങ്ങളിൽ നിർദ്ദേശിച്ചിരിക്കുന്നു മുഖ്യമായിട്ട്. ജ്ഞാന കർമ്മഫലാനി, ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഉപാസനകൾ, കർമ്മം എന്ന് പറയുന്നത് വൈദികമായ കർമ്മങ്ങൾ, അതിന്റെ ഫലങ്ങൾ. അതെന്താണ്? തസ്യ വൃക്ഷസ്യ ശാഖ, അതാണ് ആ വൃക്ഷത്തിന്റെ ശാഖങ്ങൾ. അപ്പൊ അധശ്ച ഊർധ്വം പ്രസിദ്ധാ തസ്യ ശാഖാഹ, താഴേക്കും മുകളിലേക്കും മനുഷ്യരിൽ തുടങ്ങി സ്ഥാപരം വരേക്കും ദേവന്മാരിൽ തുടങ്ങി ബ്രഹ്മലോകം വരേക്കും ഉള്ള അതെന്താണ്? കർമ്മവും ഉപാസനയും അനുസരിച്ചുള്ള കർമ്മ ഉപാസനകളുടെ ഫലങ്ങളാണ്. അതെല്ലാം എന്താണ്? ആ വൃക്ഷത്തിന്റെ ശാഖകളാണ്. അധശ്ച ഊർധ്വം പ്രസൃതാ സസ്യ ശാഖ ശാഖ ഇവ ശാഖാഹ പ്രസൃതാഹ പ്രഗതാഹ. അതുവരെയുള്ള സർവവും താഴ്ന്ന മനുഷ്യലോകം തുടങ്ങി താഴോട്ടുള്ള സർവവും മുകളിലേക്ക് ബ്രഹ്മലോകം വരെ ഉള്ളതും ജ്ഞാനകർമ്മഫല രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ലോകങ്ങളെല്ലാം ഈ വൃക്ഷത്തിന്റെ ശാഖകളെ പോലെയാണ്. പ്രസൃത പ്രഗതാഹ വ്യാപിച്ചിരിക്കുന്നു. വൃക്ഷത്തിന്റെ ശാഖകൾ നാനാരൂപത്തിലിരിക്കുന്നു. ഇതും നാനാരൂപത്തിലിരിക്കുന്നു. ഈ നാനാലോകങ്ങൾ അവിടെയുള്ള ജീവന്മാര്, അതിനാണ് അധശ്ച ഊർധ്വം പ്രസൃതാ സസ്യ ശാഖ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ലോകങ്ങളെല്ലാം തന്നെ ഈ കർമ്മഫലങ്ങളാണ്. ഗുണപ്രവൃദ്ധാഹ ഗുണൈഹി സത്വരജസ്തമോഭി പ്രവൃദ്ധാഹ. ഗുണങ്ങളെ കൊണ്ട് വൃദ്ധി പ്രാപിച്ചിട്ടുള്ളവയാണ്. സ്ഥൂലീകൃതാഹ ഉപാദാനഭൂതൈഹി. ഈ ലോകങ്ങൾക്കെല്ലാം ഉപാദാനമായിരിക്കുന്ന എന്താണ്? സത്വരജസ്തമോ ഗുണങ്ങളാണ്. ആ ഗുണങ്ങളെ കൊണ്ട് സ്ഥൂലഭാവത്തെ പ്രാപിച്ചിരിക്കുകയാണ്. നേരത്തെ ശാഖ എന്ന് പറഞ്ഞുകൊണ്ട് മഹത്തത്വം തുടങ്ങിയ പദാർത്ഥങ്ങളെയാണ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞിരിക്കുന്നു മുകളിൽ നിന്നും താഴേക്കും വ്യാപിച്ചിരിക്കുന്നു അതിന്റെ ശാഖകളെന്ന്. അപ്പൊ കേവലം ആ തത്വങ്ങൾ ശാഖകളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ശാഖകളെന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ശരിക്കും ലോകങ്ങളാണ്. ഇവിടെ മനുഷ്യലോകം, മുകളിലോട്ടുള്ള ലോകങ്ങൾ. ആ ലോകത്തിൽ തന്നെ വിശേഷിച്ചെന്താണ്? ഈ ഗുണങ്ങളെ കൊണ്ട് പ്രവൃദ്ധമാകുന്നത് ഇരിക്കുന്ന എന്താണ്? അവിടെയുള്ള ശരീരങ്ങളാണ്. ഈ ശരീരങ്ങളാണ് ശരിക്കും കർമ്മഫലങ്ങൾ. അപ്പോൾ ഈ ലോകങ്ങളിലുള്ള ബ്രഹ്മാവ് തുടങ്ങി അവിടെ തുടങ്ങി മനുഷ്യൻ അല്ലെങ്കിൽ സ്ഥാവരങ്ങൾ വരെയുള്ള ശരീരങ്ങൾ കർമ്മഫലത്തെ സ്വീകരിക്കാമെന്ന് പറഞ്ഞാൽ ശരീരത്തെ സ്വീകരിക്കാം നടക്കും. ഈ ശരീരങ്ങളാണ്, അതാണ് പ്രസൃതങ്ങളായിരിക്കുന്നത്. സത്വരജസ്തമസിന്റെ പരിണാമ രൂപത്തിൽ ഗുണങ്ങളെ കൊണ്ട് വൃദ്ധി പ്രാപിച്ചിരിക്കുന്നത് ഈ ലോകങ്ങളാണ്. ലോകശബ്ദത്തിന് ശരീരം എന്നർത്ഥം. അതാണ് അധശ്ച ഊർധ്വം പ്രസൃതാ സസ്യ ശാഖ ഗുണപ്രവൃദ്ധ. അത് ഗുണങ്ങളെ കൊണ്ട് വൃദ്ധി പ്രാപിച്ചിരിക്കുന്നതാണ്. വിഷയ പ്രവാളാഹ വിഷയാഹ ശബ്ദാദേഹ പ്രവാളാഹ ഇവ ദേഹാദി കർമ്മഫലേഭ്യ ശാഖാഭ്യോ അങ്കുരീഭവന്തി ഇവ തേന വിഷയപ്രവാളാഹ ശാഖ. വിഷയപ്രവാളാഹ വിഷയങ്ങളാകുന്ന പ്രവാളങ്ങളോടുകൂടിയത് ശാഖയിൽ നിന്നുണ്ടാകുന്ന അങ്കുരങ്ങൾ അതിനാണ് പ്രവാളങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ വിഷയങ്ങളാകുന്ന പ്രവാളങ്ങളോടുകൂടിയിരിക്കുന്നതാണ് ഈ ശാഖകളെന്ന് പറയുകയാണ്. അപ്പോൾ ശാഖകളെ വിശേഷിപ്പിക്കുകയാണ്. അധശ്ച ഊർധ്വം പ്രസൃതാ സസ്യ ശാഖാഹ അവശത്തിന്റെ ശാഖകൾ മുകളിലേക്കും താഴേക്കും വ്യാപിച്ചെടുക്കുകയാണ്. അതിൽ വിഷയങ്ങളാകുന്ന കുരുന്നുകളുമുണ്ട് എന്ന് പറയുന്നു. അപ്പം വിഷയങ്ങളെന്ന് പറയുന്നത് എന്ത്? ശബ്ദാദികൾ. പ്രവാള യുവ വൃക്ഷത്തിനെങ്ങനെയാണോ ശാഖകളിൽ ചെറിയ കുരുന്നുകൾ ഉണ്ടാകുന്നത് അതുപോലെ തളിരിലകൾ ഉണ്ടാകുന്നത് പോലെ എന്താണോ ഇവ ദേഹാദി കർമ്മഫലേഭ്യ ശാഖാഭ്യോ ഈ ശാഖകളെന്ന് പറയുന്നത് എന്താണ്? ദേഹാദി രൂപത്തിലുള്ള കർമ്മഫലങ്ങളാണ് ഈ ശാഖകൾ. ശാഖകളെന്നുകൊണ്ട് മുഖ്യമായി എടുക്കേണ്ടത് എന്താണ്? ദേഹാദി കർമ്മഫലങ്ങളാണ്. ദേഹാദി എന്ന് പറയുന്നുണ്ട് ദേഹം, അതിൽ കൂടി വരുന്ന സർവവും കർമ്മഫലമായി അനുഭവപ്പെടുന്ന സർവവും ശാഖകൾ എന്നുള്ളതുകൊണ്ട് എടുക്കാം. പ്രധാനമായും ദേഹങ്ങളാണ്, ബ്രഹ്മാവ് തുടങ്ങി സ്ഥാവരങ്ങൾ വരെയുള്ള ദേഹങ്ങൾ. ആ ദേഹങ്ങളിലൂടെയാണ് ജീവൻ വിഷയങ്ങളെ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ആ വിഷയങ്ങൾ ആ ശാഖകളിലെ കുരുന്നുകൾ പോലെയാണ്. അങ്കുരി ഭവന്തീവ, അതാണ് ശാഖകളിൽ നിന്ന് അങ്കുരിക്കുന്നത് പോലെ ഇരിക്കുന്നു വിഷയങ്ങൾ. തേന വിഷയപ്രവാള ശാഖ, അതുകൊണ്ട് വിഷയങ്ങളാകുന്ന പ്രവാളങ്ങളോടുകൂടിയതാണ്, അങ്കുരങ്ങളോടുകൂടിയതാണ് ഈ ശാഖകൾ എന്ന് പറയുന്നു. ഇത് ഇവയുടെ എല്ലാം പരസ്പര ബന്ധത്തെ കാണിക്കാൻ വേണ്ടി പറയുന്നു. ശാഖകളിൽ നിന്നും നിരന്തരം ചെറിയ ചെറിയ അങ്കുരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഈ ശരീരങ്ങളെ ആശ്രയിച്ച് ജീവൻ വിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ശരീരങ്ങളെല്ലാം ശാഖകളെപ്പോലെയാണ് ഈ സംസാര വൃക്ഷത്തിൻ്റെ. അതിൽ സംസാരിയായിരിക്കുന്നത് ജീവന്മാരാണ്. ആ ജീവന്മാർ ഈ സംസാര വൃക്ഷത്തിൻ്റെ ശാഖകളാകുന്ന ഈ ശരീരങ്ങളാകുന്ന ഉപാധികളിലൂടെ, വിഷയങ്ങളാകുന്ന ഈ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് വിഷയങ്ങൾ. ശരീരത്തോട് അത്യധികം ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ശബ്ദസ്പർശരൂപരസ ഗന്ധരൂപത്തിലുള്ള വിഷയങ്ങൾ. ആ വിഷയങ്ങളോട് സദാ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ ശരീരത്തിലൂടെ. അതുകൊണ്ടാണ് ശരീരത്തിന്റെ അങ്കുരങ്ങളെന്ന് പറഞ്ഞത് വിഷയങ്ങൾ. ഈ സംസാരം, അതിൽ ജീവന്റെ കർമ്മഫല അനുഭവം, ഇതിനെല്ലാം പരമകാരണമായിരിക്കുന്ന ബ്രഹ്മം, ഇവയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രൂപകത്തെ ഇവിടെ പറയുന്നത്. സംസാരവൃക്ഷസ്യ പരമമൂലം ഉപാദാന കാരണം പുറമുക്ക്. ഈ സംസാരവൃക്ഷത്തിന്റെ പരമമൂലം ബ്രഹ്മാവ്യക്തമെന്ന് പറഞ്ഞു, ഉപാദാന കാരണം അത് പറഞ്ഞു. അതിതാനീം കർമ്മഫലജനിത രാഗദ്വേഷാദിവാസന മൂലാനീവ ധർമാധർമ്മ പ്രവൃത്തി കാരണാനി അവാന്തരഭാവിനി താനീ അധസ്റ്റ് ദേവാദ്യപേക്ഷയ മൂലാനി അനുസന്ധതാനി അനുപ്രവിഷ്ഠാനി കർമാനുബന്ധീനി കർമ്മ ധർമാധർമ്മലക്ഷണം അനുബന്ധ പശ്ചാത്ഭാവോ യേഷാം ഉദ്ഭൂതിം അനുഉദ്ഭവതീതി താനി കർമാനുബന്ധീനി മനുഷ്യലോകേ വിശേഷത അത്രഹി മനുഷ്യാണാം കർമാധികാരഃ. ഇവിടെ പറഞ്ഞു അധർശ ഊർധ്വം പ്രസിദ്ധാസ്തസ്യ ശാഖ എന്ന് പറഞ്ഞു. ഗുണപ്രവൃദ്ധ വിഷയപ്രവാള എന്ന് പറയുമ്പോൾ ആ ശരീരങ്ങളെയും ആ ശരീരത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളെയും പറയുകയാണ്. ഈ 14 ലോകങ്ങളിലും വ്യാപിച്ചു കിടക്കുന്നു. അധോഭാഗത്തും ഊർധ്വഭാഗത്തുമായി ഈ പ്രപഞ്ചത്തിന്റെ അതിൽ 14 ലോകങ്ങളെന്ന് സങ്കല്പം. ഈ ലോകങ്ങളിലെല്ലാം വ്യാപിച്ചു കിടക്കുന്ന കർമ്മഫല രൂപത്തിലുള്ള ശരീരവും ആ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ശബ്ദസ്പർശ രൂപരസഗന്ധത്തിലുള്ള വിഷയങ്ങളും ഉണ്ടാകുന്ന വിഷയ അനുഭവങ്ങളും ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് അധശ്വർദ്ധം പ്രസൃതാസ്തസ്യ ശാഖ. ഇതെല്ലാമാണ് ഈ വിഷത്തിന്റെ ശാഖ. ഗുണപ്രവൃദ്ധ വിഷയപ്രവാള, അത് ഗുണങ്ങളെ കൊണ്ട് സദാ പ്രവൃദ്ധമായി കൊണ്ടേയിരിക്കുന്നു. വൃക്ഷത്തിന് വളരുന്നതിന് വളം എന്നതുപോലെ ഇവിടെ ഗുണങ്ങളാകുന്ന വളങ്ങളെ കൊണ്ടിത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംസാരം വിസ്തൃതമായി പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ കാലം കൊണ്ട് വിസ്തൃതമായി കൊണ്ടിരിക്കുന്നു. അനന്തകാലം ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ജീവൻ ഈ സംസാരത്തിൽ നിരന്തരം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് പറഞ്ഞത്. ഇതിന് അധസ്ഥമൂലാനി അനുസന്ധതാനി കർമാനുബന്ധീനി മനുഷ്യലോകെ. സാധാരണ വൃക്ഷത്തിന് ഊർധ്വമൂലമാണ്, അതിൻ്റെ മൂലം അല്ലെങ്കിൽ വേര് ഒന്നേ ഉള്ളൂ, താഴെയാണ് വേര്. ഇവിടെ ആ വേരിനെ ബ്രഹ്മമായിട്ട് പറഞ്ഞു. അത് അവിടെ വേരെന്ന് പറയ കാരണം എന്ന് പറഞ്ഞു. ബ്രഹ്മം ഊർധ്വമായിരിക്കുന്ന ആ ബ്രഹ്മം അത് കാരണമാണ്. ഊർധ്വം എന്ന് പറഞ്ഞാൽ മുകളിൽ എന്ന് പറയുമ്പോൾ അതിന് സംസാര അതീതം എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ ഈ സംസാരത്തിന് അതീതമായിരിക്കുന്ന ആ ബ്രഹ്മം, അതുകൊണ്ട് തന്നെ ഊർധ്വം എന്ന് പറഞ്ഞത്. കാരണം വൃക്ഷത്തിൻ്റെ ആ വേരിനെ കാരണത്തെ ഊർധ്വം എന്തുകൊണ്ട് പറഞ്ഞു? സാധാരണ വൃക്ഷത്തിൻ്റെ വേര് താഴെയാണ്, അത് വൃക്ഷത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ ഇവിടെ കാരണമായിരിക്കുന്ന ബ്രഹ്മം, മായാശക്തിയോടുകൂടിയിരിക്കുന്ന ആ അവ്യക്ത ബ്രഹ്മം ഈ വൃക്ഷത്തിൻ്റെ കാരണമാണെങ്കിലും അത് വൃക്ഷത്തിന് അതീതമാണ്. വൃക്ഷത്തിന് അതീതമായിരിക്കുന്നതുകൊണ്ട് സാധാരണ വൃക്ഷത്തിൻ്റെ വേരിൽ നിന്ന് ഇതിനൊരു പ്രത്യേകതയുണ്ട്, എന്നാൽ അത് ഊർധ്വമാണ്. അപ്പോൾ ഊർധ്വം എന്നുള്ള ശബ്ദം മുകളിൽ എന്നുള്ള അർത്ഥം കൊണ്ട് ഇവിടെ സംസാരാതീതമാണ് ഇതിൻ്റെ കാരണം എന്ന് കാണിക്കുന്നു. അതെങ്ങനെയുള്ള കാരണം? മുഖ്യമായ കാരണം. അപ്പോൾ ഈ സംസാരത്തിൻ്റെ മുഖ്യമായ കാരണം ഒരിക്കലും സംസാരത്തിൽ അന്തർഭവിക്കുന്നില്ല. അതെപ്പോഴും സംസാരത്തിന് അതീതമായിരിക്കുന്നുണ്ട്. അത് സർവ്വകാരണങ്ങൾക്കും കാരണമായി സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ആ ബ്രഹ്മത്തിൻ്റെ സംസാര അതീതമായ അവസ്ഥ, അതേസമയം അത് കാരണമാണ് താൻ. ഇതിൻ്റെ രണ്ടിനെയും ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംസാര വൃക്ഷത്തിൻ്റെ വേര് ഊർധ്വമാണെന്ന് പറഞ്ഞു, മുകളിലോട്ടാണ്. അല്ലെങ്കിൽ അതിൻ്റെ കാരണം താഴെയാണെന്ന് പറഞ്ഞാലും മതി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതും സംസാരത്തിൻ്റെ ഒരു ഭാഗമാണോ എന്ന് തോന്നിപ്പോവും. അല്ലെങ്കിൽ ഈ കാരണമായിരിക്കുന്ന ബ്രഹ്മവും സംസാരത്തിൽപ്പെട്ടിരിക്കുകയാണോ എന്ന് തോന്നും. ജീവനാണ് സംസാരത്തിൽ അന്തർഭവിച്ചിരിക്കുന്നത്, ബ്രഹ്മമല്ല. ഊർധ്വ ശബ്ദം കൊണ്ട് അതിൻ്റെ ആ സദാ അതീതമായ അവസ്ഥയെ ഇവിടെ കാണിച്ചു. ഈ സംസാര വൃക്ഷത്തിൻ്റെ മുഖ്യകാരണം, മുഖ്യകാരണം എന്ന് എന്തുകൊണ്ട് പറയുന്നു? അതിന് വേറെയും കാരണങ്ങളുണ്ട്. ആ മുഖ്യകാരണം എപ്പോഴും ഊർധ്വം തന്നെ, അതായത് അതീതം തന്നെ, സംസാര വൃക്ഷത്തിന് അതീതമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു തല തിരിഞ്ഞു നിൽക്കുന്ന വൃക്ഷത്തിന് കൽപ്പിക്കുന്നു. ഒരു കാരണം കൂടാതെ ഒരു വൃക്ഷം ഉണ്ടാകത്തില്ല. കാരണം എന്ന് പറയുമ്പോൾ അതിൻ്റെ വേരുകളാണ്. ആ വേര് കൂടാതെ വൃക്ഷത്തിന് നിലനിൽക്കാൻ കഴിയത്തില്ല. ഇവിടെ ഈ സംസാര വൃക്ഷത്തിന് ഒരു വേരുണ്ട്, ഒരു കാരണമുണ്ട്, പക്ഷെ അത് സംസാരാതീതമാണ്. എന്നാൽ അത് കൂടാതെ അതിന് വേരുകളുണ്ട്, ആൽ വൃക്ഷത്തിലെ പോലെ. അതിന് ചുവട്ടിൽ മാത്രമുള്ള വേര്, അതിൻ്റെ ശിഖരങ്ങളിൽ നിന്നും വേരുണ്ട്. അതാണ് അടുത്ത് പറയുന്നത്, അധസ്ഥ മൂലാനി അനുസന്ധതാനി കർമാനുബന്ധീനി മനുഷ്യനോക്കെ എന്ന് പറയുന്നു. ഇവിടെ ഇപ്പോൾ വൃക്ഷം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശിഖരങ്ങളിൽ നിന്നും വേരുണ്ടാകുന്ന ഒരു വൃക്ഷത്തെയാണ്. ചുവട്ടിൽ മാത്രമല്ല വേര്, ആ വേരുകളും ഈ വൃക്ഷത്തിൻ്റെ നിലനിൽപ്പിന് കാരണമാണ്. ആലിൽ അതിൻ്റെ ശിഖരങ്ങളിൽ നിന്നും വേരുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭൂമിയിൽ വന്ന് അതിൻ്റെ ചുവടുറപ്പിച്ചിട്ട് പിന്നെ അതാണ് ആ വൃക്ഷത്തെ താങ്ങി നിർത്തുന്നത്, താങ്ങു വേരുകൾ. അതുപോലെ ഈ സംസാര വൃക്ഷത്തിനുണ്ട് താങ്ങു വേരുകൾ. ആ വേരുകൾ ഈ സംസാരാതീ അതീതമല്ല, അതാണ് അധസ്ഥ എന്ന് പറഞ്ഞത്. സംസാരത്തിന് രണ്ട് തരത്തിലുള്ള വേരുകളുണ്ട്, ഒന്ന് ഊർധ്വമൂലം, മറ്റൊന്ന് അധ മൂലം. ഒന്ന് മുകളിലേക്കുള്ള വേര്, മറ്റൊന്ന് താഴേക്കുള്ള വേരുകൾ, ആൽവൃക്ഷം പോലെ. അത് ഊർധ്വം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ എന്തായി, ആ പരമകാരണത്തെ സൂചിപ്പിച്ച് അത് ഈ സംസാരത്തിന് അതീതമായി നിലനിൽക്കുന്നു. സംസാരം അതിനെ ലേശം പോലും ബാധിക്കുന്നില്ല. സംസാര ബന്ധനം ആ പരമകാരണമായ പരമാത്മാവിനില്ല. എന്നാൽ ഈ സംസാരത്തെ നിലനിർത്തുന്ന മറ്റു ചില വേരുകളുണ്ട്, ഈ സംസാരത്തിൽ തന്നെ അന്തർഭവിച്ചിരിക്കുന്നു. അതാണ് അടുത്ത് പറയുന്നത്, സംസാരവൃക്ഷസ്യ പരമമൂലം ഉപാദാന കാരണം പുറമുഖം. സംസാരവൃക്ഷത്തിന്റെ പരമമായ മൂലം, ശ്രേഷ്ഠമായ കാരണം, ഉപാദാന കാരണം, അത് മുമ്പ് പറഞ്ഞു. ഏതെന്തിനെ കൂടാതെ ഈ സംസാരം നിലനിൽക്കുന്നില്ലയോ അതാണ് ഉപാദാന കാരണം പരബ്രഹ്മം. അത് ഇതാനീം കർമ്മഫലജനിത രാഗദ്വേഷാദി വാസന മൂലാനി ഇവ ധർമാധർമ്മ പ്രവൃത്തി കാരണാനി അവാന്തരഭാവീനി താനി അധശ്ച. ഇനി കർമ്മഫലങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന രാഗദ്വേഷാദി വാസന, അതും വേരുകളാണ്. രാഗദ്വേഷാദി വാസനകൾ കർമ്മത്തിൽ നിന്നുണ്ടാകുന്നതാണ്, കർമ്മഫലത്തിൽ നിന്നുണ്ടാകുന്നു. അനുകൂല പ്രതികൂലങ്ങളോടുണ്ടാകുന്ന ഭാവം, അതിന്റെ വാസന, അത് മൂലാനിവ വേരുകളെപ്പോലെയാണ്. വേരുകളെപ്പോലെ എന്ന് പറയുന്നത് എന്തുകൊണ്ട്? വൃക്ഷത്തെ നിലനിർത്തുന്ന വേരാണ്. ഈ സംസാരത്തെ നിലനിർത്തുന്ന എന്താണ്? ഈ രാഗദ്വേഷാദി വാസനകളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അതും വേരുകളെപ്പോലാണ്. ധർമാധർമ്മ പ്രവൃത്തി കാരണാനി, ധർമാധർമ്മ, വീണ്ടും ധർമാധർമ്മങ്ങളിൽ നിന്ന് രാഗദ്വേഷാദി വാസന ഉണ്ടാകുന്നു. ആ വാസനകളിൽ നിന്ന് വീണ്ടും ധർമാധർമ്മ പ്രവൃത്തി ഉണ്ടാകുന്നു. ഇത് തുടർന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇത് അവാന്തരഭാവിനി, ഈ സംസാരത്തിന്റെ സൃഷ്ടി ആരംഭിച്ച് ആ അവ്യക്ത ബ്രഹ്മത്തിൽ നിന്ന് സൃഷ്ടി ആരംഭിച്ചതിന് ശേഷം പിന്നെ ഉണ്ടാകുന്നതാണ്. അതായത് വൃക്ഷം അതിന്റെ വേരിൽ നിന്നും വളർന്ന് വന്ന് നിലനിന്നതിന് ശേഷം പിന്നീടാണ് ശിഖരങ്ങളിൽ നിന്ന് വേരുകൾ ഉണ്ടാകുന്നത്. വൃക്ഷത്തെ നിലനിർത്തുന്നതിന് ഇത് സഹായിക്കുന്നു. പക്ഷെ പരമകാരണമായ ആ വേര്, അതിൽ നിന്നാണത് പ്രധാനമായി ഉണ്ടായത്. അതിനൂടെ പറഞ്ഞിരിക്കുന്നത് അവാന്തരഭാവിനി ഭാവിനി, പിന്നീടുണ്ടാകുന്നതാണിത്. ഈ ധർമ്മ അധർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്ന രാഗദ്വേഷാദി വാസനാരൂപത്തിലുള്ള വേരുകൾ പിന്നീടുണ്ടാകുന്നതാണ്. അവൻ ജനിക്കുന്നു, കർമ്മം ചെയ്യുന്നു, വാസനകളെ സൃഷ്ടിക്കുന്നു. അതും അവനെ സംസാരത്തെ നിലനിർത്തുന്നു. താനി അധശ്ച, ആ വേരുകളെ ഇവിടെ അധ താഴെയുള്ളതെന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞ വേരിനെ ഊർധ്വ മുകളിലുള്ളതെന്ന് പറഞ്ഞു. ബ്രഹ്മം തന്നെയാണ് മുകളിലുള്ള വേര്, രാഗദ്വേഷാദി വാസനകളാണ് താഴെയുള്ള വേരുകൾ. അപ്പൊ ആലിന്റെ ശിഖരത്തിൽ നിന്ന് വളരുന്ന വേരുകൾ, അപ്പോലെ ഈ സംസാര വൃക്ഷം, അതായത് ആ പരമകാരണത്തിൽ നിന്നും ഉണ്ടായി ജീവൻ അവന്റെ ധർമാധർമ്മ പ്രവൃത്തികൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ അവനിൽ നിന്ന് വീണ്ടും ഈ സംസാരത്തിൽ അവനെ ബന്ധിപ്പിക്കുന്ന, നിലനിർത്തുന്ന വേരുകൾ ഉണ്ടാകുന്നതാണ് രാഗദ്വേഷാദി വാസനകൾ. അതവനെ വീണ്ടും ഇവിടെ ഉറപ്പിച്ചു നിർത്തുന്നു. അത് ദേവാദ്യ അപേക്ഷ, അതിനെ അധ എന്നെന്തുകൊണ്ട് പറഞ്ഞു? ദേവാദി ശരീരങ്ങളിൽ ലോകങ്ങളാണ്, പക്ഷെ അതിനെ അപേക്ഷിച്ച് രാഗദ്വേഷാദി വാസനകൾ മനുഷ്യരിലാണ് കാണുന്നത്. മൂലാനി അനുസന്തതാനി അനുപ്രവിഷ്ഠാനി, വൃക്ഷത്തിൽ എങ്ങനെയാണോ ഓരോ ശാഖകളിലും ഈ വേരുകൾ അതിൽ നിന്ന് കിളിർത്തു വരുന്നത്, അതിൽ ചേർന്നിരിക്കുന്നത്, അതുപോലെ ഓരോ ജീവനും ഇത് ചേർന്നിരിക്കുന്നു. എന്താണ് ഈ രാഗദ്വേഷാദി വാസനകൾ? രാഗദ്വേഷാദി വാസനകളാകുന്ന വേരുകൾ, അത് കർമ്മ അനുബന്ധീനി, ഇത് കർമ്മങ്ങളെ തുടർന്നുണ്ടാകുന്നതും അതേസമയം കർമ്മങ്ങൾക്ക് കാരണവുമാണ്. രണ്ട് രീതി, രാഗദ്വേഷാദി വാസനകളെ കൊണ്ട് കർമ്മം ചെയ്യുന്നു, കർമ്മങ്ങളിൽ നിന്ന് ഇത് വാസനകളുണ്ടാകുന്നു. അതാണ് കർമ്മ അനുബന്ധീനി, കർമ്മത്തോട് വളരെ ചേർന്നിരിക്കുന്നത്. കർമ്മധർമാധർമ്മ ലക്ഷണം അനുബന്ധ. കർമ്മം എന്ന് പറയുന്നത് എന്താണ്? ധർമാധർമ്മ രൂപത്തിലുള്ളതാണ്, ഇത് അനുബന്ധമാണ്. പശ്ചാത്ഭവ, തുടർന്ന് സംഭവിക്കുന്നു കർമ്മങ്ങൾ. ഇതിനെ തുടർന്നു ഈ രാഗദ്വേഷാദി വാസനകളെ തുടർന്ന് കർമ്മങ്ങൾ സംഭവിക്കുന്നു, അതിനെ തുടർന്ന് വാസനകൾ സംഭവിക്കുന്നു, അങ്ങനെ പോകുന്നു. യേശാം ഉദ്ഭൂതിതം അനുദ്ഭവതീരി, യേശാം ഉദ്ഭൂതിതം, ഈ രാഗദ്വേഷാദി വാസനകൾ പ്രകടമായ അനു ഉദ്ഭവതി, അതിനെ തുടർന്നുണ്ടാകുന്ന കർമ്മങ്ങൾ, താനി കർമ്മ അനുബന്ധീനി, അതുകൊണ്ടാണ് ഇതിനെ കർമ്മ അനുബന്ധികൾ എന്ന് പറയുന്നത്. കർമ്മത്തെ തുടർന്ന് ശിക്ഷിക്കുന്നതും കർമ്മത്തെ തുടർന്ന് ശിക്ഷിക്കുന്നതും. ഈ വേരുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? മനുഷ്യലോകെ, വിശേഷത വിശേഷിച്ച് മനുഷ്യലോകത്തിനെന്ന് പറയും. ദേവാദി ശരീരങ്ങളും കർമ്മഫലങ്ങൾ തന്നെയെങ്കിലും ഈ രാഗദ്വേഷാദി വാസനകളെ, അതായത് കർമ്മത്തിന് കാരണമായിരിക്കുന്ന ഈ വാസനകൾ കാണുന്ന മനുഷ്യലോകത്തിലാണ്. അതുകൊണ്ടാണ് വിശേഷിച്ച് മനുഷ്യലോകത്തിലാണ്. അതുകൊണ്ട് എടുത്തു പറഞ്ഞു, കർമ്മ അനുബന്ധീനി മനുഷ്യലോകെ, ഈ രാഗദ്വേഷാദി വാസനകൾ മനുഷ്യലോകത്തിൽ കർമ്മങ്ങൾക്ക് കാരണമായി നിലനിൽക്കുന്നവയാണ്, അല്ലെങ്കിൽ കർമ്മങ്ങളെ സൃഷ്ടിക്കുന്നവയാണ്, അല്ലെങ്കിൽ രാഗദ്വേഷാദി വാസനകളെ തുടർന്നാണ് ഇവിടെ കർമ്മങ്ങൾ കാണുന്നത്. അത്ര ഹി മനുഷ്യാണ് കർമാധികാര, ഇവിടെയാണ് മനുഷ്യർക്ക് കർമാധികാരമുള്ളത്. കർമാധികാരം എന്ന് പറയുമ്പോൾ വൈദികമായ കർമ്മങ്ങൾക്ക് അധികാരി മനുഷ്യരാകുന്നത് ഇവിടെയാണ്. ഇവിടെ ചെയ്യുന്ന കർമ്മത്തിനെ ഫലമുള്ളു, ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങളെ പുണ്യപാപങ്ങളെ ഉണ്ടാക്കും. അതുകൊണ്ട് ഇവിടെയാണ് കർമാധികാരം ഉള്ള സ്ഥലം, ഈ മനുഷ്യ ശരീരമാണെന്നർത്ഥം. മനുഷ്യലോകം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മനുഷ്യ ശരീരം എന്നർത്ഥം. അപ്പൊ മനുഷ്യ ശരീരത്തിൽ കാണുന്നതാണ് എന്ത്? രാഗദ്വേഷാദി വാസനകൾ, അതാണ് കർമാനുബന്ധീനി, അത് കർമ്മത്തെ സൃഷ്ടിക്കുന്നവയാണ്. വിശേഷിച്ചത് മനുഷ്യ ശരീരത്തിലാണ്, അവിടെയാണ് കർമാധികാരം മനുഷ്യ ശരീരത്തിലാണ്, ദൈവശരീരത്തിലല്ല. അപ്പൊ രണ്ടു തരത്തിലുള്ള വേരുകളെ കുറിച്ച് പറഞ്ഞു ഈ സംസാരവൃക്ഷത്തിന്. ഒന്ന് മൂലമായിരിക്കുന്ന ചുവട്ടിലുള്ള വേര്, മറ്റൊന്ന് ശാഖകളിലുള്ള വേര്. സംസാരവൃക്ഷം എന്ന് പറയുമ്പോൾ ഈ ജീവന്റെ ജനന മരണാദി പ്രവാഹമാണ്. അത് ബ്രഹ്മാവ് തുടങ്ങി സ്ഥാവരങ്ങൾ വരെയുണ്ട്. അതിൽ ഈ മനുഷ്യ ശരീരത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന രാഗദ്വേഷാദികളും ഈ സംസാരവൃക്ഷത്തിന്റെ വേരുകളാണ്. ഈ സംസാരത്തിന് ജീവനെ ബന്ധിപ്പിക്കുന്നതാണ്. അത് താഴോട്ടുള്ള വേരുകളാണ്, വൃക്ഷത്തിന്റെ ശാഖയിൽ നിന്ന് താഴോട്ട് വളരുന്നവയാണ്. എന്തുകൊണ്ട്? ദേവാദി ലോകങ്ങളെ അപേക്ഷിച്ച് മനുഷ്യലോകം അധോലോകമാണ്, താഴ്ന്ന ലോകമാണ്. ആ ലോകത്തിൽ ഈ രാഗദ്വേഷാദികളെ തുടർന്ന് കർമ്മങ്ങൾ സംഭവിക്കുന്നു. അവിടെ മനുഷ്യന് കർമ്മത്തിന് അധികാരമുണ്ട്. അതാണ് കർമാനുബന്ധീനി, കർമ്മത്തെ തുടർന്ന് നിലനിൽക്കുന്നവ മനുഷ്യലോകത്തിൽ അങ്ങനെയുള്ളവയാണ് ഇവിടെ പറയുന്ന താഴോട്ടുള്ള വേരുകൾ, അനുസന്ധതമായിരിക്കുന്ന വേരുകൾ, താഴോട്ട് വ്യാപിച്ചിരിക്കുന്ന വേരുകൾ. അപ്പോൾ ഇവിടെ രണ്ടു തരത്തിലുള്ള, ഒന്ന് ഊർധ്വമൂലമെന്നും അടുത്ത് അധ മൂലാനി എന്ന് രണ്ടു തരത്തിലുള്ള വേരുകളെ കുറിച്ച് പറഞ്ഞു. എങ്ങനെ? യേശാം ഉദ്ഭൂതിം അനു ഉദ്ഭവതി, ഉദ്ഭൂതി യേശാം ഉദ്ഭൂതിം എന്നേയുള്ളൂ, ഉദ്ഭൂതിതോ ഒന്നില്ല. യേശാം ഉദ്ഭൂതിം അനു ഉദ്ഭവതി, അതിന്റെ പ്രഭവം, ഉദ്ഭൂതിം ഉത്പത്തി, അതിനെ തുടർന്ന് ഉണ്ടാകുന്നതാണ് കർമ്മങ്ങൾ. ഉദ്ഭൂതി എന്ന് വെച്ചാൽ അതിന്റെ പ്രകടമായ ഭാവം എന്താണ്? രാഗദ്വേഷാദി വാസനകളുടെ, അതിനെ തുടർന്ന് ഉദ്ഭവതി എന്ത് കർമ്മങ്ങൾ. ഉദ്ഭവതി അവ ഉദ്ഭൂതിതങ്ങളെന്ന് പറയാം. രാഗദ്വേഷാദികൾ ഉദ്ഭൂതിതങ്ങളായപ്പോൾ ഉദ്ഭവിക്കുന്നത്, രാഗദ്വേഷാദികൾ പ്രകടമായപ്പോൾ പ്രകടമാകുന്നത്. ഉദ്ഭൂതി എന്ന് വെച്ചാൽ ഉദ്ഭവനം, അതിന്റെ സൃഷ്ടി. അതിനെ തുടർന്ന് ഉദ്ഭവതി ഉണ്ടാകുന്നത്. തസ്യ വൃക്ഷസ്യ ശാഖ, ഈ സംസാരവൃക്ഷത്തിന്റെ ശാഖ, അധ ഊർധ്വം ച പ്രസൃത, മുകളിലേക്കും താഴേക്കും വ്യാപിച്ചിരിക്കുന്നു. അധ എന്ന് വെച്ചാൽ മനുഷ്യാദികൾ സ്ഥാവരങ്ങൾ വരെ, ഊർധ്വം എന്ന് പറയുമ്പോൾ ബ്രഹ്മലോകം വരെ ശാഖകൾ വ്യാപിച്ചിരിക്കുന്നു. ഗുണപ്രവൃദ്ധ, ഗുണങ്ങളെ കൊണ്ടത് വൃദ്ധി പ്രാപിക്കുന്നതാണ്. വിഷയപ്രവാള, വിഷയങ്ങളാകുന്ന അങ്കുരങ്ങളോടുകൂടിയവയാണ്. ഇവിടെ ശാഖകളെന്നുള്ളതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഈ ലോകങ്ങളാണ്. അതിൽ തന്നെ വിശേഷിച്ച് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശരീരങ്ങളെയാണ്. അതാണ് ഇവിടെ ശാഖകളെന്ന് പറയുന്നത്. അവയിൽ ഈ മനുഷ്യലോകത്തിൽ എന്നുവെച്ചാൽ മനുഷ്യ ശരീരത്തിൽ എന്നർത്ഥം. മുഖ്യമായിട്ട് മനുഷ്യലോകമെന്നും പറയാം, പക്ഷേ ലോക ശബ്ദത്തിന് ശരീരം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ മുഖ്യമായ അർത്ഥം. കർമ്മ അനുബന്ധീനി അതശ്ച കർമ്മ അനുബന്ധീനി മൂലാനി അനുസന്ധതാനി. മനുഷ്യലോകം, ഈ മനുഷ്യലോകത്തിൽ അധ താഴോട്ട്, അതശ്ച താഴെ താഴെ താഴോട്ട് കർമ്മ അനുബന്ധീനി മൂലാനി അനുസന്ധതാനി. കർമാനുബന്ധികളായ, കർമ്മത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നതായ മൂലാനി അനുസന്ധതാനി, രാഗദ്വേഷാദി വാസനാരൂപത്തിലുള്ള വേരുകൾ വ്യാപിച്ചിരിക്കുന്നു, താഴേക്ക് വ്യാപിച്ചിരിക്കുന്നു, മനുഷ്യ ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്നു. എന്നുവെച്ചാൽ മനുഷ്യ ശരീരത്തോട് ബന്ധപ്പെട്ട് കർമ്മങ്ങൾക്ക് കാരണമായിരിക്കുന്ന രാഗദ്വേഷാദികളായിരിക്കുന്ന വേരുകൾ വ്യാപിച്ചിരിക്കുന്നു. താഴേക്ക് വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദേവാദി ശരീരങ്ങളെ അപേക്ഷിച്ച് മനുഷ്യ ശരീരങ്ങളിലാണ് കർമാധികാരം എന്നുള്ളത് താഴേക്കെന്ന് പറയുന്നു. അപ്പോൾ ശാഖകൾ നേരത്തെ പറഞ്ഞപ്പോൾ അധസ്ഥ ഊർധ്വം എന്ന് പറഞ്ഞു, മുകളിലേക്കും താഴേക്കും ഉണ്ട് ശാഖകൾ. അതിനും ഊർധ്വമുള്ള ശാഖകളെ വിട്ടു, അവിടെ കർമാധികാരമില്ല. അതിൽ അധ താഴേക്കുള്ള ശാഖകളെ കുറിച്ചാണ് പറയുന്നത്. ആ താഴേക്കുള്ള ശാഖകളിൽ വേരുകളുണ്ട്. കർമ്മത്തിന് കാരണമായിരിക്കുന്ന രാഗദ്വേഷങ്ങൾ വാസനകളാകുന്ന വേരുകൾ, അത് കർമ്മത്തിന് കാരണമെന്നും പറയാം, കർമ്മത്തിൽ നിന്നും ഉണ്ടാകുന്നുവെന്നും പറയാം, രണ്ടും പറയാം. അതാണ് ഈ മനുഷ്യ ശരീരത്തിലെ പ്രത്യേകത. വൈവൃക്ഷത്തിന്റെ ശാഖകൾ രണ്ട് രൂപത്തിലാണ്, ബ്രഹ്മാദി ശരീരങ്ങളും മുകളിലോട്ടും മനുഷ്യരിൽ തുടങ്ങി താഴോട്ട് സ്ഥാവരങ്ങൾ വരെയുള്ള ശരീരങ്ങളും. ആ രണ്ടു തരം ശരീരങ്ങളുള്ളതിൽ കർമാധികാരമുള്ളത് മനുഷ്യ ശരീരത്തിലാണ്. അതുകൊണ്ട് താഴേക്കുള്ള ശാഖകളിൽ, അതായത് മനുഷ്യ ശരീരത്തിൽ രാഗദ്വേഷാദി വാസനകളാകുന്ന വേരുകളുണ്ട്, അത് കർമ്മവുമായി ബന്ധപ്പെട്ടതാണ്. അധശ്ച ഊർധ്വം പ്രസൃതാസ്തസ്യ ശാഖ ഗുണപ്രവൃദ്ധ വിഷയപ്രവാള അഥശ്ച മൂലാന്യനുസന്ധതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ. നരൂപമസ്യേഹ തഥോപലഭ്യതേ നന്ദോ ന ചാതിർനജ സമ്പ്രതിഷ്ഠ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ. ഈ സ്വയം വർണ്ണിത സംസാരവൃക്ഷ, ആ ഇതുവരെ വർണ്ണിച്ച സംസാരവൃക്ഷത്തെക്കുറിച്ച് വീണ്ടും പറയുകയാണ്. നരൂപമസ്യേഹ യഥോപവർണ്ണിതം തഥാ നൈവോപലഭ്യതേ. അസീഹ നരൂപം, ഇതിന് വ്യക്തമായൊരു രൂപമില്ലെന്ന് ഈ വൃക്ഷത്തിന്. യഥോപവർണ്ണിതം ഇവിടെ ഇപ്പോൾ തൊട്ടു മുമ്പിൽ വർണ്ണിച്ച രീതിയിൽ തഥാ നൈവോപലഭ്യതേ, ആ രീതിയിൽ ഇത് ഉപലബ്ധമാകുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് താല്പര്യം? ഉപലബ്ധമായതുകൊണ്ടാണ് വർണ്ണിച്ചത്. പറയുന്നു അങ്ങനെ വർണ്ണിച്ചെങ്കിലും ഇത് ആ രൂപത്തിൽ ഇവിടെ നിലനിൽക്കുന്നില്ല എന്നർത്ഥം. എന്ന് വെച്ചാൽ സ്വപ്ന മരീചി ഉദക മായ ഗന്ധർവ നഗര സമത്വ. സ്വപ്നം മരീച്യുതകം മായ ഗന്ധർവ നഗരം ഇതുപോലെയൊക്കെയാണത്. ഇത്രയും വിസ്തൃതമായി ഇതിനെ വർണ്ണിച്ചെങ്കിലും ഇത് ദൃഷ്ടനഷ്ടസ്വരൂപം കണ്ട് കാണാതായതുപോലെയാണ്. സ്വപ്നം പോലെ അതങ്ങനെയാണ്, കണ്ടു പക്ഷെ കണ്ടില്ല. മരിച്ചതൊക്കെ അതുപോലെയാണ്. മായ ഇന്ദ്രജാലികന്റെ മായ, ഗന്ധർവ നഗരം, ചിലപ്പോൾ ആകാശത്തിനും മറ്റും തോന്നുന്ന വിഭ്രമങ്ങൾ, നഗരമുണ്ടെന്നും മറ്റും തോന്നുക, അതുപോലെ ദൃഷ്ടനഷ്ടസ്വരൂപമാണ്. കണ്ട് അതിനെ നിരൂപണം ചെയ്യുന്നതിന് മുമ്പ് നശിച്ചു പോകുന്നതാണ്. അതാണ് നരൂപമസ്യേഹ. ഇതിനെ ഇന്നതാണെന്ന് നിർണയിക്കത്തക്ക വ്യക്തമായ സ്വരൂപം ഇതിനില്ല എന്നാണ്. രൂപം എന്ന് വെച്ചാൽ സ്വരൂപം, സ്വഭാവം, ഇന്നതാണെന്ന് നിർണയിക്കത്തക്ക വ്യക്തമായൊരു സ്വഭാവമില്ല. മൊത്തത്തിലുള്ള ഇതൊരു വലിയ വൃക്ഷം പോലെയാണ് ഈ സംസാരം. പക്ഷെ അതിനെ കൂടുതൽ നിരീക്ഷിക്കുമ്പോൾ അതില്ലാതായി പോകുന്നതായിട്ടാണ് അനുഭവം. അതേവ നാന്തോ ന പര്യന്തോ നിഷ്ഠ പരിസമാപ്തിർവാ വിദ്യതേ. നാന്തോ, അതിനൊരു നിഷ്ഠയില്ല, നിലനിൽപ്പില്ല, ഒരു സമാപ്തിയില്ല, അങ്ങനെയും പറയാം. ഇതിനൊരു അന്തമില്ല. ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ഒരു നിർണയത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്നർത്ഥം. അനാദി അനന്തമായിരിക്കുന്ന ഈ സംസാരത്തെക്കുറിച്ച് ബുദ്ധിയിലൂടെ ഒരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ല. അതാണ് നാന്ത. ഇതിനൊരു പരസമാപ്തി കാണുന്നില്ല. തഥാ നചാദിഹി ഇത് ആരഭ്യായം പ്രവൃത്ത ഇതി ന കേനചിത് അവഗമ്യതേ. ആർക്കും ഇത് പറയാൻ കഴിയുന്നില്ല. എന്താണ് ഇതാ ഈ സമയം മുതൽ ഈ സംസാരവൃക്ഷം തുടർന്നു, ഇത് വളർന്നു. ഒരു വൃക്ഷത്തെ കാണുമ്പോൾ പറയാം ഇത് ഇവിടെ നിന്ന് ഇന്ന സമയത്ത് ഇത് വളർന്നു വന്നതാണ്, ഈ വേരിന്റെ ഭാഗത്ത് നിന്നാണ് ഇതിന്റെ ആരംഭം എന്നെല്ലാം പറയാൻ കഴിയും. പക്ഷെ ഈ സംസാരവൃക്ഷത്തെ സംബന്ധിച്ച് ഇവിടെ മുതൽ എന്ന് പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അനാദി എന്ന് പറയും. പ്രപഞ്ചത്തെ അനാദി എന്ന് പറയുന്നതിന് മുഖ്യമായ കാരണം ഇതാണ്. എവിടെ നിന്നാണ് അതിന്റെ തുടക്കം എന്ന് പറയാൻ കഴിയാത്തതുകൊണ്ടാണ് അതിനെ അനാദി എന്ന് പറയുന്നത്. കാരണം അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന അവന്റെ ബുദ്ധി പോലും ആ ഉത്പത്തിക്ക് അധീനമായ കാര്യമാണ്. അതുകൊണ്ട് അതിന്റെ ഉത്പത്തിയെക്കുറിച്ച് ആ ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. എന്നുവെച്ചാൽ സംപ്രതിഷ്ഠ സ്ഥിതിർ മധ്യമസി കേനചിത് ഉപലഭ്യതേ. ഒരു വസ്തുവിന്റെ മധ്യം അറിയണമെങ്കിൽ അതിന്റെ തുടക്കവും ഒടുക്കും അറിയണം. തുടക്കത്തിൽ നിന്നും ഒടുക്കത്തിൽ നിന്നും അഭിമുഖമായി സഞ്ചരിച്ചാൽ മധ്യത്ത് വരും. പക്ഷെ ഒരു വസ്തുവിന്റെ തുടക്കവും ഒടുക്കവും അറിയാൻ കഴിയുന്നെങ്കിൽ അതിന്റെ മധ്യം കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. അപ്പൊ ഇപ്പൊ എവിടെ നിൽക്കുന്ന സംസാര വൃക്ഷത്തിന്റെ മധ്യത്തിലാണോ എന്ന് ചോദിച്ചാൽ അറിയാൻ വയ്യ. കാരണം അതറിയണമെങ്കിൽ തുടക്കവും ഒടുക്കവും കാണണം, അതും ആർക്കും അറിയാൻ വയ്യ. ആദി മധ്യാന്തങ്ങൾ വെളിപ്പെടാത്തതെന്ന് ചുരുക്കം എന്നാ വർണ്ണിക്കുന്നുമുണ്ട്. അതാണ് ഇഹ അസ്യരൂപം തഥാനുപലഭ്യത. ഇതിനെ വർണ്ണിച്ചെങ്കിലും ആ രീതിയിൽ ഇതിന്റെ രൂപത്തെ മൊത്തത്തിൽ ആർക്കും കാണാൻ കഴിയില്ല. ആദിമധ്യാന്തങ്ങളോടുകൂടി ഈ സംസാര വൃക്ഷത്തെ കാണാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സാധാരണ വൃക്ഷത്തെയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, അതിന്റെ ചുവട് ഇതാണ്, വേരിതാണ്, അതിന്റെ ശിഖരങ്ങൾ ഇന്നതാണ്, ഇല ഇന്നതാണ്, തടി ഇന്നതാണ്, എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മുടെ ബുദ്ധിക്ക് അതിനെ പരിമിതപ്പെടുത്താൻ കഴിയുന്നു. ഇതിനെ ഒരു വൃക്ഷത്തോട് രൂപകമാക്കി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് വൃക്ഷത്തെ പോലെ ഇതും നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളിക്കാവുന്നുള്ളതാണെന്ന് ധരിച്ചു കളയുന്നത്. അങ്ങനെ ആർക്കും ഇതിനെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അശ്വത്ഥമേനം യഥോക്തം സുവിരൂഢമൂലം സുഷ്ടു വിരൂഢാനി വിരോഹംഗതാനി സുദൃഢാനി മൂലാനി യസ്യതമേനം സുവിരൂഢമൂലം അശ്വത്ഥം. ഈ അശ്വത്ഥത്തെ ഇതെന്താണ് യഥോക്തം സുവിരൂഢമൂലം, വളരെ വളർന്ന് ദൃഢതയെ പ്രാപിച്ചതാണ് ഇതിന്റെ വേരുകൾ. രാഗദ്വേഷാദികൾ അങ്ങനെയാണ്, അതിന്റെ പരമകാരണവും ദൃഢമാണ്. സുഷ്ടു വിരൂഢാനി, വളരെ ദൃഢമായി തീർന്ന വിരോഹം ഗതാനി, വളർന്നു മുറ്റിയതെന്നർത്ഥം. സുദൃഢാനി മൂലാനി, അതുകൊണ്ട് തന്നെ ദൃഢതയുള്ള മൂലങ്ങൾ വേരുകൾ. വ്യസ്യതമേനം സുവിരൂഢമൂലം, നേരത്തെ പറഞ്ഞല്ലോ ഇതിന്റെ പരമകാരണം. കൂടാതെ തന്നെ ഇതിന് വേരുകളുണ്ട് രാഗദ്വേഷാദികൾ, അത് വളർന്നു മുറ്റിപ്പോയതാണ്, ദൃഢതയെ പ്രാപിച്ചിരിക്കുന്നതാണ്. അതിനെ അസംഗശസ്ത്രേണ അസംഗ പുത്ര വിത്ത ലോക യേഷണാദിഭ്യോ പുത്തേഷണ വിത്തേഷണ ലോകേഷണ പുത്രേഷണയിൽ നിന്നും, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗാർഹസ്ഥ്യം, അതാണ് ഉദ്ദേശിക്കുന്നത്. പുത്രേഷൻ ഗാർഹസ്ഥ്യധർമ്മത്തെ സ്വീകരിക്കണം, നരകത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് പുത്രൻ വേണം എന്നൊക്കെയുള്ള ഏഷൻ ആഗ്രഹം. വിത്തേഷണ കർമ്മം ചെയ്യണം, അതിന് വിത്തം വേണം, വിത്തത്തോടുള്ള ആൾ. ലോകേഷണ ലോകം കർമ്മഫലങ്ങൾ, കർമ്മത്തിന്റെ നാനാഫലങ്ങൾ, അതിനുള്ള ആഗ്രഹം. അപ്പൊ തന്റെ നരകത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയിട്ട് പുത്രൻ, തനിക്ക് സ്വയം നല്ല ലോകങ്ങളെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് വിത്തം, കർമ്മം ചെയ്യാൻ, ആ കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഫലരൂപത്തിലുള്ള ലോകങ്ങൾ, ഇതെല്ലാമാണ് സാധാരണ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ. ഈ ആഗ്രഹങ്ങളിൽ നിന്നെല്ലാം വ്യുത്ഥാനം, അതിൽ നിന്നുള്ള വിടുതൽ, മോചനം. തേന അസംഗശസ്ത്രേണ ദൃഢേന പരമാത്മാ ആഭിമുഖ്യ നിശ്ചയ ദൃഢീകൃതേന പുനഃപുനർ വിവേകാഭ്യാസ ആത്മ നിശിതേന ചിത്വ സംസാരവൃക്ഷം സബീജം ഉദ്ധൃത്യ. സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ, അസംഗശസ്ത്രം കൊണ്ട്. ആ അസംഗം എന്ന് പറയുന്നത് എന്താണ്? ഈ ഇച്ഛകളിൽ നിന്നുള്ള മോചനമാണ് അസംഗത. ഈ ഇച്ഛകളുള്ളപ്പോ പുത്രവിത്ര ലോക ഇച്ഛകൾ, അതാണ് ശക്തി. ശക്തി മമത എന്ന് പറയുന്നത് എന്താണ്? ജീവനിൽ പ്രകടമാകുന്ന ഈ ആഗ്രഹങ്ങളാണ് അവന്റെ ശക്തി എന്ന് പറയുന്നത്. പുത്രനോട് ശക്തി വരുമ്പോ, ശക്തി എന്ന് പറയുമ്പോൾ എന്താണ്? അതിനുള്ള ആഗ്രഹമാണ്, അതുണ്ടാകണമെന്നുള്ള ആഗ്രഹം, വിത്ത് ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹം, കർമ്മഫലങ്ങൾ വേണമെന്നുള്ള ആഗ്രഹം, ഇതാണ് ശക്തി. അതിൽ നിന്നുള്ള മോചനമാണ് അസംഗശസ്ത്രം എന്ന് പറയുന്നത്. ആഗ്രഹങ്ങൾ ഉണ്ടാകാതിരിക്കുക, അല്ലെങ്കിൽ ഉള്ളതിനെ ഉപേക്ഷിക്കുക, അതാണ് അസംഗത എന്ന് പറയുന്നത്. സാധാരണ പറയുന്നതാണ്, ഞാൻ ലോകത്തിൽ ഇരുന്ന് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിസ്സംഗനായി കർമ്മം ചെയ്യുന്നു എന്ന് പറയും ആൾക്കാർ. സാധാരണ പറയും, ഇവിടെ പറയുന്നത് അസംഗശസ്ത്രം, അസംഗമാകുന്ന ശസ്ത്രം. പ്രത്യേകിച്ച് ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്ന് കർമ്മങ്ങൾ ചെയ്യുന്നവർ പറയും അസംഗമായിട്ട് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാൻ ഗൃഹസ്ഥധർമ്മത്തോടുകൂടി ഇരിക്കുന്നവനാണെങ്കിലും ആന്തരികമായി നിസ്സംഗനാണെന്ന് പറയും. അങ്ങനെ ആന്തരികമായ നിസ്സംഗത എന്ന് പറയുന്നത് എന്താണ്? അവിടെ ആഗ്രഹങ്ങളുടെ ത്യാഗമാണ്. അങ്ങനെയുള്ള ആഗ്രഹങ്ങളുടെ ത്യാഗമുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റൂ എന്താണ് ഞാൻ നിസ്സംഗനായി ചെയ്യുന്നതെന്ന് പറയാൻ പറ്റൂ. ഗൃഹസ്ഥാശ്രമത്തിൽ തുടരുന്നത് തന്നെ എന്താണ്? പുത്രൻ, വിത്തം, ലോകം, ഇതിലേതെങ്കിലും അല്ലെങ്കിൽ എല്ലാത്തിനുമുള്ള ആഗ്രഹം കൊണ്ടാണ് ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുക. ഇതിലൊന്നും ആഗ്രഹമില്ലാതിരിക്കുക. അത് വളരെ പ്രയാസമാണ്. പ്രയാസമാണെങ്കിലും ഗൃഹസ്ഥന്മാർ വെറുതെ പറയും, ഞങ്ങൾ നിസ്സംഗമായി ഇതൊക്കെ ചെയ്യണ. ഒരു നിസ്സംഗം എന്ന് വെച്ചാൽ അവർ ധരിച്ചിരിക്കുന്ന വേറെ എന്തോ ഒരു കാര്യമെന്നാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, നിസ്സംഗമായി എല്ലാം പ്രവർത്തിക്കുന്നു എന്ന് പറയും. നിസ്സംഗം എന്ന് വെച്ചാൽ ഇതിനോടുള്ള ആഗ്രഹത്തെ ത്യജിക്കുക എന്നാണ്. നമ്മൾ പറഞ്ഞല്ലോ, തേഭ്യോ വിധാനം, ഈ ആശകളിൽ നിന്നുള്ള വിധാനമാണ്. ആഗ്രഹങ്ങൾ അവന്റെ അന്ധക്കരണത്തിൽ നിന്ന് ഇല്ലാതാകുകയാണ്. ഗ്രഹത്തിൽ ഇരിക്കുക, പുത്രനോട് ആഗ്രഹമില്ലാതിരിക്കുക, അങ്ങനെ ഒരു ഗൃഹസ്ഥനുണ്ടോ? അങ്ങനെ ഒരു ഗൃഹസ്ഥനെ കാണാൻ പ്രയാസമാണ്. എന്നാലും വെറുതെ പറയും എന്താണോ, നിസ്സംഗനായിട്ടാണ് ഗ്രഹത്തിൽ ഇരിക്കുന്നതെന്ന് പറയും. ഈ എല്ലാ ആഗ്രഹങ്ങളും സംരക്ഷിച്ചുകൊണ്ടാണ് നിസ്സംഗനായിരിക്കുന്നതെന്ന് പറയും. എന്നിട്ട് പറയും സന്യാസിയെക്കാളും വലിയ സന്യാസിയാണ് ഞാനെന്നും പറയും. വലിയ തട്ടിപ്പാണത്. അത് പ്രയാസമാണ്. ഈ പറയുന്നവർക്ക് തന്നെ അറിയാം അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഗൃഹസ്ഥധർമ്മത്തിൽ ഇരിക്കുക, പുത്രനോട്, പുത്രനെന്ന് പറയുന്നതുകൊണ്ട് അങ്ങനെ വരുന്ന പുത്രനോ പുത്രിയോ അതിനോടുള്ള എല്ലാ ആഗ്രഹങ്ങളെ പൂർണ്ണമായി ഉപേക്ഷിക്കുക. അത് സന്യാസം പോലെ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ബുദ്ധിമുട്ടെന്ന് മാത്രമല്ല, അത്യപൂർവം പേർക്ക് മാത്രം സാധ്യമായ കാര്യമാണ് ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് നിസ്സംഗത ശീലിക്കുക എന്ന് പറയുന്നു. പക്ഷെ ഇന്നതൊരു ഫാഷനായാണ്. ഗീതയൊക്കെ പഠിച്ചവർക്ക് പ്രത്യേകിച്ച് ഒരു ഫാഷനാണ്. ഗൃഹസ്ഥനാണ് പക്ഷെ നിസ്സംഗനാണെന്ന് പറയും. ഒരിക്കലും ഈ പറയുന്നവർക്ക് ഇത് മനസ്സിലായിക്കൂടി ഇരിക്കില്ല. എന്താണ് നിസ്സംഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഗ്രഹങ്ങൾ പൂർണ്ണമായും അവന്റെ ഉള്ളിൽ നിന്ന് പോവുക എന്നുള്ളതാണ്, എന്നുള്ളതുകൂടി മനസ്സിലാകത്തില്ല. ആശയുടെ ത്യാഗമാണ്, ആശ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഉണ്ടായി വരുന്നതിനെ നശിപ്പിച്ചു കളയുക എന്നുള്ളതാണ്. ആ രീതിയിൽ നിസ്സംഗനായിരിക്കുക, അതാണ് അസംഗശസ്ത്രേണ ദൃഢേന എന്ന് പറയുന്നത്. അത് പൂർണ്ണമായും അത് സാധ്യമാകുന്നത് അതൊരു അനുഷ്ഠാനം എന്നുള്ള നിലയിലെങ്കിലും ഏറെക്കുറെയെങ്കിലും സാധ്യമാകുന്നത് സന്യാസത്തിലേ പറ്റൂ. അതാണ് സന്യാസത്തിന്റെ പ്രാധാന്യം. സന്യാസധർമ്മത്തിലേ അത് സാധ്യമാകും. ഗൃഹസ്ഥധർമ്മത്തിൽ അസാധ്യമെന്ന് തന്നെ പറയുന്നത് അപൂർവം പേര് അത് സാധിച്ചിട്ടുണ്ടോ? കാരണം പുത്രാദികൾക്കൊപ്പം ഇരുന്നിട്ട് പുത്രൻ, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, ബന്ധുക്കൾ, ഇതിനോടെല്ലാം ഒഴിച്ചിട്ട് അതിനോടുള്ള പൂർണ്ണമായ ആഗ്രഹത്തിൽ നിന്ന് വിട്ടു നിൽക്കുക, അത് സാധാരണ മനുഷ്യന് അസാധ്യമാണ്. അതുകൊണ്ട് അത്തരം വേഷണകളെ ത്യജിച്ചിട്ട് ഒരുവൻ സന്യാസത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് ഗൃഹസ്ഥന് സന്യസിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഗൃഹസ്ഥന് സന്യസിക്കാൻ പറയുന്നതാണ്. അപ്പൊ ഗൃഹസ്ഥന്റെ സന്യാസം എന്ന് പറഞ്ഞാൽ അത് ഇന്ന് മാറിപ്പോയി. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തല്ല് കിട്ടും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇന്നിപ്പം ഗൃഹസ്ഥ സന്യസിക്കാൻ പോകുമ്പോൾ ഭാര്യയും മക്കളും എല്ലാം കൊണ്ടാണ് പോകുന്നു. അതാ ഞാൻ പറയാൻ വന്നത്. അതല്ല, അസംഗശാസ്ത്രേണ അതിനവിടെ ഭാഷ്യകാരൻ വ്യക്തമായി വ്യാഖ്യാനിച്ചു. പുത്രവിത്തലോകയേഷണാദിഭ്യോ, പുത്രവിത്രലോകയേഷണാദികളിൽ നിന്നുള്ള വിധാനം, ആഗ്രഹത്തിൽ നിന്നുള്ള വിടുതലാണ്, മോചനമാണ്, അതാണ് അസംഗത. അസംഗശസ്ത്രം കൊണ്ട് ദൃഢേന, അത് വളരെ ദൃഢമാണ് പറയാമെങ്കിലും ഇതെല്ലാം ഉപേക്ഷിക്കുന്ന ബാഹ്യമായ തന്നെ സന്യാസിക്ക് കൂടി ദുഷ്കരമായൊരു കാര്യമാണ്. അപ്പോൾ പിന്നെ ഗൃഹസ്ഥന്റെ കാര്യം പറയാനുണ്ട്. മിക്കവാറും ഗൃഹസ്ഥധർമ്മത്തിലിരുന്നുകൊണ്ട് ഇത് പറയുന്നവര് വാസ്തവത്തിൽ ഉള്ളിൽ ഇതൊക്കെ വേണം, എന്നാൽ പുറമേ കുറച്ച് ആത്മീയതയും വേണം, അതിനുവേണ്ടി പറയുന്നവരാണ് ഒട്ടുമുക്കാലും. എന്തുകൊണ്ടത് സാധ്യമല്ല എന്ന് പറയുന്നു. ഇവിടെ പറയുന്നു, പരമാത്മ ആഭിമുഖ്യ നിശ്ചയ ദൃഢീകൃതേന പുനഃപുനർ വിവേക അഭ്യാസ അശ്മ നിശ്ചിതേന. കത്തിക്ക് മൂർച്ച കൂട്ടണമെങ്കിൽ അതെന്തിനെങ്കിലും ഉരസണം, അത് ഉരസിയാണ് അതിന് മൂർച്ച കൂട്ടുന്നത്. അതുപോലെ ഒന്ന് അവന്റെ ഉള്ളിൽ നിന്ന് ഈ ആഗ്രഹത്തെ കളയണം, പുത്രവിത്താദികൾക്കുള്ള ആഗ്രഹത്തെ കളയണം. ആഗ്രഹത്തെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ ആഗ്രഹത്തെ കളഞ്ഞിട്ട് പിന്നെ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പിന്നെ പോകുന്നില്ല. പിന്നെ ആഗ്രഹത്തെ കളഞ്ഞിട്ട് പിന്നെ ഗൃഹസ്ഥാശ്രമത്തിൽ പോയി എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാനില്ല. അത് കളഞ്ഞതുകൊണ്ടായില്ല. പരമാത്മ ആഭിമുഖ്യ നിശ്ചയ ദൃഢീകൃതയാണ്. പരമാത്മാവിനോടുള്ള ആഭിമുഖ്യം, പരമാത്മാഭിമുഖ്യം എന്ന് പറയുമ്പോൾ അവന്റെ മനസ്സ് ആത്മാവ് അഭിമുഖമാകുന്നു, അവനിൽ മോക്ഷത്വം ദൃഢമാകുന്നു, ആ നിശ്ചയം കൊണ്ട് ദൃഢമാകുന്നു. അതാണ് അവന്റെ അസംഗത. എന്നുവെച്ചാൽ ആഗ്രഹത്യാഗം, ഏഷണത്യാഗം അങ്ങനെ ദൃഢമാകുന്നു. എന്തിനവൻ ഏഷണകളെ ത്യജിക്കുന്നു? അവന് പരമാത്മാവിനോടുള്ള ഏഷണം കൊണ്ടാണ് മറ്റു ഏഷണകളെ ത്യജിക്കുന്നത്. ഏതായാലും ഏഷണമുള്ളിൽ നിലനിർത്തിയേ പറ്റൂ. ഇപ്പൊ പരമാത്മാവിനോടുള്ള ആഭിമുഖ്യം കൊണ്ട് ആണ് ഇതിനെ ത്യജിക്കുന്നത്. ത്യാഗം പലതരത്തിലും വരാം. തത്കാല വിരക്തി കൊണ്ടൊരാളെ ത്യജിക്കാം, ഗൃഹസ്ഥാശ്രമത്തെ ത്യജിക്കാം, ഭാര്യപുത്രാദികളെ ത്യജിക്കാം. അതൊന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവന്റെ ഉള്ളിൽ ശരിയായുള്ള പരമാത്മാഭിമുഖ്യം വരണം. ഈശ്വരാഭിമുഖ്യം മനസ്സിൽ വരുമ്പോൾ അത് ത്യാഗത്തിന് പ്രേരകമായി തീരണം. മറ്റ് ജീവിതത്തിലുള്ള എന്തെങ്കിലും സൗകര്യങ്ങൾ പ്രതീക്ഷിച്ചോ അല്ലെങ്കിൽ അസൗകര്യങ്ങളൊന്നും ഒഴിവാകാനോ വേണ്ടി ഉള്ള ത്യാഗത്തെ ഇവിടെ പറയുന്നു. ചിലര് തികച്ച് ത്യജിച്ച് സന്യാസിമാരാകുന്നത് ചില സൗകര്യങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ചിലരങ്ങനെയുള്ള ചില അസൗകര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ രണ്ടിടത്ത് ഈ പരമാത്മാഭിമുഖ്യം വരത്തില്ല. ഇത് രണ്ടുമല്ലാതെ പരമാത്മാവിനോടുള്ള ആഭിമുഖ്യം കൊണ്ട്, തത്വ അന്വേഷണത്തിലുള്ള വ്യഗ്രത കൊണ്ട്, ഈശ്വരപ്രാപ്തിക്കുള്ള ഉപായങ്ങൾ ആരാഞ്ഞുകൊണ്ട്, അതിലുള്ള ദൃഢനിശ്ചയത്തോടുകൂടി, പുനഃപുനർ വിവേകാഭ്യാസ അസ്മാനിശിതേന അസംഗശസ്ത്രേണ, വിവേകാഭ്യാസം. ആ വിവേകാഭ്യാസമാണ് ഇതുവരെ പറഞ്ഞു വന്ന മുഴുവൻ കാര്യങ്ങൾ. വിവേകാഭ്യാസമാകുന്ന ചാണയിൽ മൂർച്ഛപ്പെടുത്തിയ അസംഗശസ്ത്രം കൊണ്ട്, ഏഷണാത്യാഗം കൊണ്ട് നിർത്തും. ആ ഏഷണാത്യാഗത്തിന് എപ്പോഴും അടിസ്ഥാനമായിരിക്കേണ്ട അവന്റെ വിവേകമായിരിക്കണം. വിവേകം പ്രേരകമായി ഏഷണങ്ങളെ ത്യജിക്കണം. അതുകൊണ്ട് ഇതിനെല്ലാം ഛേദിച്ചിട്ട് സംസാരവൃക്ഷം സബീജമുദ്ധൃത്യ, ആ സംസാരവൃക്ഷത്തെ അതിന്റെ ബീജത്തോടുകൂടി പിഴുതു കളഞ്ഞിട്ടെന്നത് ഉദ്ധൃത്യ എന്ന് പറയുന്നതാണ്. ഒരു വൃക്ഷത്തെ വേരോടുകൂടി പിഴുതു കളയുന്നു. അതിനൂടെ പറയുന്ന എന്താണ്? ആ ഇച്ഛാത്യാഗമാണ്, പുത്ര വിത്ര ലോകേഷണാത്യാഗമാണ്, ഏഷണാത്യാഗമാണ് മുഖ്യമായിട്ട്. ആ ഏഷണാത്യാഗത്തിന് ഈശ്വരാഭിമുഖ്യമാണ്. ഈശ്വരാഭിമുഖ്യ അത് ദൃഢമായ ഈശ്വരാഭിമുഖ്യം. അതുകൊണ്ട് ഏഷണാത്യാഗം. ആ ഏഷണാത്യാഗത്തെ ദൃഢപ്പെടുത്തണം, നിരന്തരം അഭ്യസിച്ച്. വീണ്ടും ഉള്ളിലേക്ക് കാമനകൾ കടന്നു വരും, അതിനെ ത്യജിക്കണം. അങ്ങനെ ത്യജിച്ച് ഈ സംസാരവൃക്ഷത്തെ പിഴുതു കളയണമെന്നാണ്. അതാണ് അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ. ഛേദിച്ചിട്ടെന്നാണ് പറഞ്ഞത്. ഛേദിച്ചു കഴിഞ്ഞാൽ വൃക്ഷം ചിലപ്പോൾ വീണ്ടും മുളച്ചു വരും. അതുകൊണ്ടാണ് ഭാഷകാരൻ പറഞ്ഞത് എന്താണ്? അതിനെ പിഴുതു കളഞ്ഞിട്ടെന്ന്, വേരോടുകൂടി അതിനെ പിഴുതു മറച്ചു കളയണമെന്നാണ് പറഞ്ഞത്. വീണ്ടും കിളിർത്ത് വരാതിരിക്കും. ഒന്നുകൂടെ അതിന് പരിഭാഷപ്പെടുത്തി അങ്ങനെയാണ്. അവനോട് പറയുന്നു, വിധാനം വൈരാഗ്യപൂർവകം പാരിപ്രാജ്യം. അവനോടെ വിധാനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈരാഗ്യപൂർവകമായ പാരിപ്രാജ്യത്തെയാണ്, സന്യാസത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു സന്ദർഭത്തിലാണ് സന്യാസത്തിന് പ്രാധാന്യം വരുന്നത്. ഈ തരത്തിലുള്ള ആ ദൃഢമായ ത്യാഗം ആ സന്യാസധർമ്മത്തിലൂടെയേ സാധ്യമാകും. ഗൃഹസ്ഥധർമ്മത്തിലൂടെ അത് സാധ്യമാവുക വളരെ ദുഷ്കരമാണ്. അതുകൊണ്ടാണ് അവിടെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് വൈരാഗ്യപൂർവകം പാരിപ്രാജ്യം എന്ന് പറയും. എന്തുകൊണ്ട്? ഏഷണാത്യാഗം അങ്ങനെ സാധ്യമാകും. അപ്പോൾ ഇതെല്ലാം ഇതിനും മധ്യത്തിലിരുന്നു കൊണ്ട് ഞാൻ നിസ്സംഗനാണെന്ന് പറയുമ്പോൾ നിസ്സംഗതയുടെ അർത്ഥം ധരിച്ചിരിക്കുന്നത് കാമന ത്യാഗം എന്നുള്ളതല്ല, വേറെന്തോ ആണ്. എന്നുവെച്ചാൽ നിസ്സംഗത എന്ന് പറയുമ്പോൾ സാധാരണ ആൾക്കാർ ധരിച്ചിരിക്കുന്ന എന്താണ്? കുടുംബത്തിലിരിക്കുക എന്നാൽ ഇതിനോടൊന്നും വിശേഷിച്ച് താല്പര്യമില്ലാതിരിക്കുക, ആ ഒരർത്ഥമാണ്. ഇതിനോട് വിശേഷിച്ച് താല്പര്യമൊന്നുമില്ല, എന്നാൽ ഉള്ളിൽ താല്പര്യമുണ്ട് താനും, പിന്നെ അവിടെ ഇരിക്കേണ്ട കാര്യമുണ്ടോ? അതല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് ആഗ്രഹത്തെ തന്നെ ത്യജിക്കുക എന്നുള്ളതാണ്. അത് ശ്രുതിയിലും പറയുന്നുണ്ട്. ഈ കാര്യം വിവേഷണങ്ങളിൽ നിന്നുള്ള വിധാനത്തെ കുറിച്ച് അവിടെയും പറയുന്നുണ്ട്. അത് തന്നെ ഇവിടെയും പറയുന്നു. ആ ശ്ലോകം അവിടെ പൂർണ്ണമാകുന്നില്ല, അടുത്തതിലാണത് പൂർണ്ണമാകുന്നത്. തദപദം തദ് പരിമാർഗിതവ്യം യസ്മിൻ ഗതാ ന വിവർത്തന്തി ഭൂയ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യദ പ്രവൃത്തി പ്രസൃതാ പുരാണീ നിർമാനമോഹാജിതസംഗദോഷാ അധ്യാത്മനിത്യാ വിനിവൃത്തകാമാ ദ്വന്ദൈർവിമുക്താ സുഖദുഃഖസപ്നൈർ ഗച്ഛന്ത്യമൂഢാ പദം അമിയം തത്. Thank you.